ബ്രഹ്മണോതിസൃഷ്ടിഃ ശ്രേയസേ ദേവാനസൃജത അഥയന്മർത്യ സൻ അമൃതാനസൃജത തസ്മാത് അതിസൃഷ്ടി അതിസൃഷ്ട്യാം അസി ഏതസ്യാം ഭവതി യേമം വേദ. ഇവിടെ പറയുന്ന വിഷയങ്ങളെല്ലാം സൃഷ്ടിയെക്കുറിച്ചാണ്. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഭാഷകാരുടെ വ്യാഖ്യാനം അനുസരിച്ച് മനസ്സിലാക്കിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ തകരാറിലാവും. കാരണം ഭാഷകാരം പറയുന്നത് ഇങ്ങനെ പറയുന്നതെന്നും കേവലം ഉപാസന, അതിനപ്പുറം ഇതിന് യാതൊരു താല്പര്യമില്ല, അല്ല ഇങ്ങനെയൊക്കെ ഒരു സൃഷ്ടി സംഭവിച്ചു എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. ഉപാസനയ്ക്ക് വേണ്ടി പറയും, അതിൻ്റെ ഫലവും പറയും. ഓരോ അന്യത്തിൻ്റെ അവസാനം യവയവം വേദ, ഇങ്ങനെ അറിയുന്നവൻ ഇതാണ് ഫലം എന്നും പറയും. ഭാഷകാരൻ അത് വ്യാഖ്യാനിക്കുന്നത് അതിൽ ചില തത്വങ്ങൾ വരുന്നുണ്ട്. മുഖ്യമായിട്ട് സൃഷ്ടിയും സൃഷ്ടികർത്താവും ഈ തമ്മിലുള്ള ബന്ധം, അത് ചർച്ച ചെയ്യേണ്ടി വരുന്ന അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ബാക്കി ഈ സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ തന്നെ ഈ മന്ത്രത്തിൻ്റെ ഭാഷ്യം അവസാനം നമ്മൾ വായിച്ചു നിർത്തി. മന്ത്രത്തിൻ്റെ ഭാഷയത്തിൽ ഇവിടെ ആവശ്യമുള്ള ഭാഗം മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് എല്ലായിടത്തും വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കും. പിന്നെ അത് വായിക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ എന്തോ സംഭവിച്ചു എന്ന് കരുതാതെ ഇത് ഭാവന ചെയ്യാൻ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന് ധരിച്ച ആശയക്കുഴപ്പങ്ങളൊന്നും വരത്തില്ല. ഇവിടെ ഇതിൻ്റെ ഭാഷ്യത്തിൽ പറയുന്നു, പ്രജാപതി സർവത്തെ സൃഷ്ടിച്ചു, യതിതം വജാഹു രമം അഗ്നിം യജാമം ഇന്ദ്രം യജാ കർമ്മം, ദേവതകൾ മനുഷ്യർ പക്ഷിമൃഗാദികൾ സർവത്തെ സൃഷ്ടിച്ചു. യസ്മാദേതസൈവ പ്രജാപതേ സ വിശിഷ്ടർ ദേവഭേദ സർവേഷു ഹൈവ പ്രജാപതിരൈവ പ്രാണ സർവേ ദേവാഹ. ഈ സൃഷ്ടി സർവതും ആ പ്രജാപതി തന്നെയാണ്. സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിൽ അഭിന്നമായിരിക്കുന്നു. ഇവിടെ സൃഷ്ടികർത്താവിനെ കുറിച്ച് സംശയങ്ങളാണ്. അത്ര വിപ്രതിപദ്യന്തേ അവിടെ മുതൽ നോക്കണം ഭാഷ്യത്തിൽ. ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നു. എന്താണ് പരേ ഹിരണ്യഗർഭ ഇത്യേക, ആരാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്? അത് പരബ്രഹ്മമാണോ എന്ന് വെച്ചാൽ സംസാര അതീതനാണോ അതോ സംസാരിയാണോ? പരനും ജീവനും രണ്ടുപേരാണ് ഇവിടെ ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ളത്. ജീവൻ എന്ന് പറയുമ്പോൾ സംസാരി, ഹിരണ്യഗർഭൻ എന്ന് പറയുമ്പോൾ പരൻ, പരമാത്മാവ്. അങ്ങനെ എടുക്കണമോ അതോ ഹിരണ്യഗർഭനും ജീവനാണോ? സംസാരിത്യ അവരെ ചിലർ പറയുന്നു അത് പരമാത്മാവാണ്, സംസാര അതീതനാണ്. ചിലർ പറയുന്നു അല്ല, സംസാരിയാണ്, ജീവനെ പോലെയാണെന്ന് അർത്ഥം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ഇവിടെ പറയുന്നു ജനിച്ചു, പിന്നീട് ദുഃഖമുണ്ടായി, അരതി ഉണ്ടായി, ഭയമുണ്ടായി. ഭയം ദുഃഖമൊക്കെ സംസാരിയുടെ ജീവന്റെ അടയാളങ്ങളാണ്. ഹിരണ്യഗർഭനെ കുറിച്ച് അത് പറയുമ്പോൾ ഈ സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്ന സംസാരിയാണോ? പരേവതു മന്ത്രവർണ്ണ സിദ്ധാന്തം എന്താണത്? പരൻ തന്നെയാണ്, സംസാരിയായ ജീവനെ പോലെയല്ല. എന്തുകൊണ്ട്? മന്ത്രത്തിൽ അത് പറയുന്നുണ്ട്. എങ്ങനെ? ഇതം മിത്രം മരണം അഗ്നിമാഹു ഏകം സത് വിപ്രാ ബഹുദാവ് ദന്തി എന്നുപോരുന്ന ഭാഗമാണ്. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, അഗ്നി എന്നെല്ലാം പല പേരുകളിൽ പറയുന്ന ഈ ഒരാളിനെ തന്നെയാണ്. ആരെ? പരനെ തന്നെയാണ്. ആത്മയോ ദേവതാ സർവ സർ സർവദേവതകളും ആ പരമാത്മാവ് തന്നെയാണ്. ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആ പരമാത്മാവ് തന്നെയാണ്. ഏഷ ബ്രഹ്മ, ഏഷ ഇന്ദ്ര, ഏഷ പ്രജാപതിരേതേ സർവേ ദേവാഹ ഇതരേത്. ഇവൻ തന്നെയാണ് ബ്രഹ്മ, സൃഷ്ടികർത്താവായിരിക്കുന്നവൻ. ഇവൻ തന്നെയാണ് ഇന്ദ്രനായിരിക്കുന്നത്. ഇവൻ തന്നെയാണ് പ്രജാപതി. ഇവൻ തന്നെയാണ് സർവേ ദേവാഹ. ഇവിടെ പറയുന്നത് ഒന്ന് അഹിരണ്യഗർഭൻ പ്രജാപതി എന്നുള്ള രൂപത്തിൽ സൃഷ്ടി ആരംഭിച്ചു, സർവത്തെ സൃഷ്ടിച്ചു. അതിന് മനുഷ്യരും ദേവന്മാരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്. അതാണ് ശ്രുതി പറയുന്നത്. മനുഷ്യരെ പോലെ തന്നെ ദേവസൃഷ്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതിനെങ്കിലും ഒന്നിനെ അംഗീകരിക്കുകയും മറ്റൊന്നിനെ നിഷേധിക്കാനും പറ്റത്തില്ല. മനുഷ്യന്റെ സൃഷ്ടിയെ നമ്മൾ അംഗീകരിക്കുന്നു, ദേവന്മാരെ സൃഷ്ടി അംഗീകരിക്കുന്നില്ല. അത് സാധ്യമല്ല. സൃഷ്ടി അംഗീകരിച്ച എല്ലാവരും അംഗീകരിക്കുന്നു. മനുഷ്യനെ അംഗീകരിക്കണം, ദേവനെ അംഗീകരിക്കും. സർവേ ദേവാഹ, സർവദേവന്മാരും സർവപ്രാണികളും സർവജീവന്മാരും ഈ പരമാത്മാവ് തന്നെയാണ്, പരൻ തന്നെയാണ് എന്നും പറയുന്നു. ഇത് ജശ്രുതേ സ്മൃതിശ്ച ഏതമേകേ വദന്തി അഗ്നിം മനും അന്യേ പ്രജാപതിം. ഈ ഒരു പരനെ തന്നെയാണ്, പരമാത്മാവിനെ തന്നെയാണ് ഏകെ ചിലർ പറയുന്നു അഗ്നി, ചിലർ പറയുന്നു അവൻ മനുവാണ്, ചിലർ പറയുന്നു അവൻ പ്രജാപതിയാണ്. യോ അസൌ അതീന്ദ്രിയോ അഗ്രഹി സൂക്ഷ്മ വ്യക്ത സനാതന സർവഭൂതമയോ അചിന്ത്യ സേവ സ്വയം ഉദ്ഭവ. മനുസ്മൃതി പറയുകയാണ്. യോ അസു അതീന്ദ്രിയ, പരമാത്മാവ് വാസ്തവത്തിൽ അതീന്ദ്രിയനാണ്. അതീന്ദ്രിയനാണെങ്കിലും അഗ്രാഹ്യ, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവൻ അത്യധിക സൂക്ഷ്മമാണ്, അവിടെ അവ്യക്തമാണ്, നാമരൂപങ്ങളൊന്നും പ്രകടമല്ല. അതുകൊണ്ട് അവ്യക്തനായിരിക്കുന്നു, സനാതനനാണ് അവൻ. പ്രകടമായാലും പ്രകടമായില്ലെങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരകാലത്തിലെല്ലാം ഒരുപോലെ നിലനിൽക്കുന്നവനാണ്. അവനെന്താണ്? സർവഭൂതമയനായിരിക്കുന്നു, സർവജീവമയനായിരിക്കുന്നു, സർവജീവസ്വരൂപനായിരിക്കുന്നു. അവൻ തന്നെയാണ് മനുഷ്യനായും മൃഗമായും പക്ഷിയായും സർവഭൂതമയനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ സ്വരൂപത്തെ അചിന്ത്യമാണ്. അതിന്റെ രണ്ട് ഭാവത്തെയും ചിന്തിക്കാൻ കഴിയത്തില്ല. ഒന്ന് പ്രപഞ്ചാകൃതി, അത് അചിന്ത്യമാണ്. ചിന്തിച്ചാൽ ഒരിടത്തും അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഇതെവിടെ നിന്ന് തുടങ്ങി, ഏതുവരെ ഉണ്ട്, ഇതിന്റെ വിസ്തൃതി ഒന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല. പിന്നെ അതിന്റെ നേരെ മറുവശം നിർഗുണഭാവം, അതും അചിന്ത്യമാണ്. അവൻ അചിന്തിനുമാണ്. പക്ഷേ അചിന്തിനായ ആ പരമാത്മാവ് അത് തന്നെ അചിന്തിയമായി പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. അത് പറയുന്നു സയവ സ്വയം ഉദ്ഭവവും. അവൻ നിരപേക്ഷനായി മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഏകനായിരുന്ന അവൻ തന്നെ, അതാണ് സ്വയം. അവൻ ഉദ്ഭവവും ഇങ്ങനെ പ്രകടമായി ജഗദാകാരത്തിൽ, പ്രപഞ്ചാകാരത്തിൽ അവൻ പ്രകടമായി. അതുകൊണ്ട് അല്ലേ പറയുന്നത്, ആ ജീവൻ തന്നെയാണ് പരൻ. എന്തുകൊണ്ട്? അവൻ തന്നെയാണ് ജീവഭാവത്തിൽ പ്രകടമായിരിക്കുന്നത്. അവന്റെ ജീവൻ പരനല്ലാതെ മറ്റെന്താകാനാണ്? സ്വയം ഉദ്ഭവവും, മറ്റൊന്നിനെ അപേക്ഷിക്കാതെ. സൃഷ്ടിയിൽ ജീവന് ഓരോന്ന് സൃഷ്ടിക്കുന്നതിന് മറ്റുള്ളതിനേക്ക് അപേക്ഷിക്കും. ഏകാഗ്രിയായി സൃഷ്ടിക്കാൻ സാധ്യമല്ല. പക്ഷെ ഇവന് ഏകാഗ്രിയായി തന്നെ അത് സാധിച്ചു. അവൻ സ്വയം സംസാരീവവാസിയ. എന്തുകൊണ്ട് സംസാരിയാകൂടാ ഈ ഹിരണ്യഗർഭൻ എന്ന് വെച്ചാൽ ജീവനെ പോലെ. അതിന്റെ ആ പരത്വത്തെ നിഷേധിക്കും, പരംഭാവം. അത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാരി ജഗത്തിൽ ജഗത് രൂപത്തിലുള്ളത്. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഇത് തന്നെ, ഇത് മാത്രം സത്യം. എന്തുകൊണ്ടായിക്കൂട, ഒരു പരമതത്വത്തിന്റെ ആവിഷ്കാരമാണ് ഇതെന്നൊക്കെ എന്തിനു പറയുന്നു? പ്രപഞ്ചം എങ്ങനെയാണ്? അതങ്ങനെ തന്നെ. എന്തുകൊണ്ട് പറഞ്ഞു? അതെന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അത് സാധ്യമല്ലെന്നുണ്ട്. സർവാൻ പാത്മന ഔഷധി ശ്രുതേഹേ പറയുന്നു. അവൻ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുന്നു, അവൻ അവന്റെ പാപങ്ങളെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. പാപത്തെ ദഹിപ്പിക്കുക എന്ന് പറയുന്നത് ഈശ്വരന്റെ പാപം, അത് ജീവന്മാർക്കല്ലേ. നഹി അസംസാരിന പാത്മദാഹ പ്രസംഗോസ്യ, അവൻ അസംസാരിയായ പരമാത്മതത്വമാണെങ്കിൽ എങ്ങനെ പാപത്തെ ദഹിപ്പിക്കും? ഭയ അരതി സംയോഗ ശ്രവണ, അത് മാത്രമല്ല അവന് ഭയമുണ്ടായി. അരതി, അവന് താൻ ഏകാഗ്രി ആയതുകൊണ്ട് ഒരു വിരസ സന്തോഷമുണ്ടായി, ഒരു ഡിപ്രഷൻ ഉണ്ടായി എന്നാണ് ആദ്യത്തെ. ഇത് എല്ലാം പറയുന്ന ജീവനല്ലി അധ അയന്മർദ്ദി ഹസ്തൻ അമൃതാൻ അസൃജത ഇതിച്ച. അത് മാത്രമല്ല അവൻ മർത്തിനായി അമൃതാൻ അസൃജത, അവൻ മരണധർമ്മമുള്ളവനായി സ്വയം നശിക്കുന്നവനായി ദേവന്മാരെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നു. ഹിരണ്യഗർഭം പശ്യതി ജായമാനം ഇതിച്ച മന്ത്രവർണ്ണ. അപ്പൊ ആ പരമാത്മാവ് ഇവന്റെ സൃഷ്ടിയെ കാണുന്നു, ഉത്പന്നമായ ഇവനെ കാണുന്നു എന്ന് പറയുമ്പോൾ അവൻ പരമാത്മാവല്ല. സ്മൃതേശ കർമ്മവിഭാഗ പ്രക്രിയായ ബ്രഹ്മ വിശ്വസൃജോ ധർമ്മോ മഹാനവ്യക്തമേവ ഉത്തമാം സാത്വികീം ഏതാം ഗതിർമാഹു മനീഷിന ഹൈതി. അത് മാത്രമല്ല ബ്രഹ്മ വിശ്വസൃത് ധർമ്മ മഹാൻ അവ്യക്തം, ഇത്തരം ഉള്ള ശ്രേഷ്ഠമായ പദത്തെ ബ്രഹ്മാവെന്നോ വിശ്വസൃത് എന്നൊക്കെ പറയാമെന്നുള്ള ശ്രേഷ്ഠമായ ആ പദത്തെ ഉത്തമാ സാത്വികീം ഏതാം ഗതിമാഹു മനീഷിന, ഇവിടെ ജീവന്മാര് വിവേകികളായിട്ടുള്ളവർ അങ്ങനെയുള്ള ഗതിയെ പ്രാപിക്കുകയാണ്. അപ്പോൾ അത് സംസാരമാണല്ലോ ജീവൻ പ്രാപിക്കുന്നതാണെങ്കിൽ, എന്നുവെച്ചാൽ കർമ്മഫലമാണല്ലോ അല്ലെങ്കിൽ ഉപാസനയുടെ ഫലമാണല്ലോ ഈ ബ്രഹ്മ വിശ്വസൃഷ് എന്നെല്ലാം പറയുന്നത്. കാരണം ജീവൻ പ്രാപിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് ജീവൻ എത്തിച്ചേരുകയാണ്. നേരത്തെ ഇവിടെയും പറഞ്ഞു, എന്താണ് പ്രാണോപാസനയുടെ ഫലം? പ്രജാപതിത്വ പ്രാപ്തി എന്ന് പറഞ്ഞു. അദ്ദേഹം വിരുദ്ധാർത്ഥ അനുഭവത്തെ ഹേ പ്രമാണം വ്യാഘാതം പറയുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പറയുന്നതുകൊണ്ട് പ്രമാണ വ്യാഘാത ശ്രുതി തന്നെ പരസ്പര വിരോധം വരുന്നു, സ്മൃതികൾക്കും വിരോധം വരുന്നു. ഒന്ന് പറയുന്നതിന് വിരുദ്ധമായി പറയുന്നു, അതുകൊണ്ട് ഇതൊന്ന് സ്വീകരിക്കാൻ സാധ്യമല്ല. വ്യാഘാത ദോഷം ഒന്നും സ്വീകരിക്കാൻ ഒക്കത്തില്ല. എന്നാ കൽപ്പനാന്തരൂപത്തെ അവിരോധ, ഇതിനെയൊക്കെ സംബന്ധിച്ച് കൽപ്പനാന്തരം ഉണ്ടെന്ന് വെച്ചാൽ, കൽപ്പന എന്ന് വെച്ചാൽ സിദ്ധാന്തം, ഇതിനെ സംബന്ധിച്ച് ശരിയായ സിദ്ധാന്തമുണ്ട്. അതുകൊണ്ട് ഇവിടെ വിരോധമൊന്നുമില്ല. എന്താണോ സിദ്ധാന്തം, ഉപാധി വിശേഷ സംബന്ധ വിശേഷ കൽപ്പനാന്തരം ഉപദ്ധ്യത്തെ, ഉപാധി വിശേഷ സംബന്ധം കൊണ്ടാണ് ഇതെല്ലാം. ഉപാധികളുടെ സംബന്ധം കൊണ്ട് ഒരേ ഒരു പരമാത്മാവ്, ഒരേ ഒരു ചൈതന്യം, പല ഉപാധികൾ കൊണ്ടത് പലതായിരിക്കുന്നു. അത് പറയുന്നുണ്ട്. ആ പരമാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആസീനു ദൂരം ബ്രജതി ശയാനു വ്യാധി സർവത, അവൻ ഒരിടത്ത് ആസീനനായിരിക്കുന്നു, ആസനസ്ഥനായിരിക്കുന്നു, പക്ഷേ അതേസമയം സർവത്ര ദൂരെ സഞ്ചരിക്കുകയും ചെയ്യും. സാധ്യമല്ലല്ലോ, ഇരിക്കുന്നവൻ നടക്കാൻ കഴിയത്തില്ലല്ലോ. ഇവിടെ അതാ പറയുന്നു, അവൻ ഇരിക്കുന്നു അതേസമയം നടന്നുകൊണ്ടിരിക്കുന്നു. ശയാനോ യാതി സർവത, അവൻ കിടക്കുകയാണ് പക്ഷെ അവൻ സർവത്ര അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പറയുന്നു. എന്നുവെച്ചാൽ അവൻ നിശ്ചലമായിരിക്കുന്നു അതേസമയം ചലിച്ചുകൊണ്ടിരിക്കുന്നു, നിർഗുണമായിരിക്കുന്നു അതേസമയം സഗുണമായിരിക്കുന്നു. കസ്തം മതാ മതം ദേവം മതന്യൂ ജ്ഞാതമർഹതി സന്തോഷത്തിൽ വന്ന, അത് ജ്ഞാത അജ്ഞാതങ്ങൾക്കുപരിയായിരിക്കുന്ന ആ തത്വത്തെ ആർക്കറിയാൻ കഴിയുന്നത് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. എന്താണ് ഉപാധിവശ സംസാരിത്വം എന്ന പരമാർത്ഥം? സ്വതോ അസംസാരിക്കുക, ആ പരമാത്മാവ് തന്നെ സംസാരിയാകുന്നു എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. ഹിരണ്യഗർഭനായി സംസാരിയായി എന്ന് പറഞ്ഞാലും ദോഷമില്ല. നിങ്ങൾ ഉപാധി വശാ ഒരു ഉപാധികളെ കൊണ്ട് അങ്ങനെയാകുന്നതാണ്. എന്ന പരമാർത്ഥ സ്വതോ അസംസാരി പരമാത്മാവ് സ്വയം അസംസാരിയാണ്. കാരണം ഇത് സംസാരിയായ ജീവനോട് പറയുകയാണ്. ജീവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്താണ് സംസാരിച്ചു. അവൻ സ്വയം അനുഭവിക്കുകയാണ്. അപ്പൊ നീ അസംസാരിയാണ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? താൻ സ്വയം സുഖദുഃഖാദികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ജനന മരങ്ങളിൽ അനുഭവിക്കുകയും സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവനോട് നീ അസംസാരിയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അപ്പൊ അതിന് പറയുന്നു അത് ഉപാധി കൊണ്ടാണ്. ഏവം ഏകത്വം നാനാത്വം ഹിരണ്യഗർഭസ്യ. അതുപോലെ ആ പരമാത്മാവിന് ഏകനെന്നോ നാനായെന്നോ സഗുണനെന്നോ നിർഗുണനെന്നോ എന്ത് വേണോ പറയാം. ഏതു തരത്തിലുള്ള കൽപ്പനകളും ഏത് തരത്തിലുള്ള സിദ്ധാന്തങ്ങളും അവിടെ പറയാം. അങ്ങനെ ദോഷമില്ല. തഥാ സർവജീവാനാം. ഇത് സർവജീവന്മാരെ സംബന്ധിച്ച് ഇത് തന്നെ. സർവജീവന്മാരെ സംബന്ധിച്ചും പറയാം ഇതെല്ലാം സംസാരികളാണ്. മറിച്ചും പറയാം ഇതെല്ലാം അസംസാരിയാണ്. അതാണ് തത്വമസി ദിശ്രദേഹി. തത്വമസിയുടെ താല്പര്യം അതാണ്. ഇത് രണ്ടിനെ അംഗീകരിക്കുന്നു. ഒന്ന് അവൻ സംസാരിയാണ്, മറ്റൊന്ന് അസംസാരിയാണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണോ, ഉപാധിയെ സ്വീകരിക്കുമ്പോൾ സംസാരി എന്നുള്ളതാണ് തത്വം. ഉപാധിയെ നിരാകരിച്ചു കഴിഞ്ഞാലോ അസംസാരി എന്നതാണ് തത്വം. ആണ് പറഞ്ഞത് ഇത് രണ്ടും കൽപ്പനകളാണ്, രണ്ടും സിദ്ധാന്തങ്ങളാണ്. ഒന്ന് ശരി, മറ്റൊന്ന് തെറ്റെന്നല്ല ഇവിടെ പറയുന്ന അദ്വൈതത്തിൽ. സംസാരി എന്ന് പറയുന്നത് തെറ്റാണ്, അസംസാരി എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയാണ്. ഉപാധിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംസാരി, അതാണ് സിദ്ധാന്തം. ഉപാധിയെ നിരാകരിച്ചു കഴിഞ്ഞാൽ അസംസാരി. എന്താണ് നിരുപാധികനായിരിക്കുന്ന അസംസാരിയായിരിക്കുന്ന ആ പരമാത്മാവിനെ എന്താണോ ഈ സംസാരിയാക്കുന്നത് അതിനാണ് ഉപാധി എന്ന് പറയുന്നത്. എന്തായാലും അത് മായയോ അജ്ഞാനമോ പ്രകൃതിയോ മനസ്സോ ഇന്ദ്രിയങ്ങളോ ശരീരമോ കാമക്രോധാദികളോ എന്തായാലും ശരി, അതിനംഗീകരിക്കുമ്പോൾ അതിനെ സംസാരി എന്നേ പറയാൻ പറ്റില്ല, അസംസാരി എന്ന് പറയാൻ പറ്റും. അതാണ് തത്വം. അതാണ് രണ്ടും പറയാമെന്ന്. ഹിരണ്യഗർഭസ്തു ഉപാധി ശുദ്ധ്യതിശാപേക്ഷ പ്രായശ പരയവേദി. ജീവന്മാരെ കുറിച്ച് സാധാരണ പറയുന്നത് എന്താണ്, സംസാരിയാണ്. അതാണ് ജീവനെ കുറിച്ച് പറയുന്ന ഒരു തത്വം. ജനന മരണങ്ങളിൽ പെട്ടിരിക്കുന്നു. അസ്യം ഹിരണ്യഗർഭനെ സംബന്ധിച്ചാണെങ്കിലോ ജീവന്റെ ഉപാധിയല്ല, ഉപാധി ശുദ്ധി അതിശയാപേക്ഷ. ഉപാധി ശുദ്ധിയിൽ അവിടെ വിലക്ഷണതയുണ്ട്, പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട്? ഹിരണ്യഗർഭൻ പൂർവജന്മത്തിൽ ഉപാസനകളൊക്കെ ചെയ്ത് അന്ധകരണത്തെ ആ ഹിരണ്യഗർഭ പദവിക്ക് യോഗ്യനാക്കിയ ഒരു ജീവനാണ്. ആ ഉപാധി ശുദ്ധി അതിശയമുണ്ട്. ശുദ്ധി ആധിക്യമുണ്ട് എന്നാണ് ഇവിടെ അതിശയം എന്ന് വെച്ചാൽ ആധിക്യം എന്നുള്ളതിനാണ്. ആധിക്യം തന്നെ ഒരു അതിശയമാണ്. അത്ഭുതം എന്ന് അർത്ഥം പറയാം, ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? ആധിക്യമുള്ളതെല്ലാം നമുക്ക് അത്ഭുതത്തിൽ ഉണ്ടാകും. സാധാരണ കാണാത്ത ശുദ്ധി അവിടെയുണ്ട്. അന്ധകരണത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ഇവിടെ പോയി. മാത്രമല്ല അവിടെ അണിമാതി ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു. അണിമാതി ഐശ്വര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നു. അങ്ങനെയുള്ള ആ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപാധി ഉണ്ടെങ്കിലും ആ ഉപാധി വിലക്ഷണമായതുകൊണ്ട് പരയവ, അതിനെ പരമാത്മ കോടിയിലാണ് പെടുത്തിയിരിക്കുന്നത്, ജീവ കോടിയിലല്ല. ശ്രുതി സ്മൃതിവാദ പ്രവൃത്താഹ. അതുകൊണ്ട് ശ്രുതിയിലും സ്മൃതിയിലുമെല്ലാം അതിനെ പരമാത്മ കോടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയുണ്ടല്ലോ ജീവന്മാരിൽ തന്നെ തത്വജ്ഞാനികൾ, വലിയ യോഗികൾ, വലിയ ഭക്തന്മാർ, അങ്ങനെയൊക്കെയുള്ളവരെ പരമാത്മ കോടിപ്പെടുത്തിയിരിക്കുന്നു, അതൊന്നുമില്ലാത്തവരെ സാധാരണ ജീവ കോടിപ്പെടുത്തിയിരിക്കുന്നു. അതുതന്നെയാണ് ഹിരണ്യഗർഭനെ സംബന്ധിച്ചും പരമാത്മ കോടിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. സംസാരിത്വം ക്വചിദേവ ദർശനം, അതിനിടയ്ക്ക് ചിലയിടത്ത് സംസാരിത്വം കാണിക്കുന്നുണ്ട്. ആണ് പറഞ്ഞത് ആദ്യം താനിങ്ങനെ വന്നു സൃഷ്ടിക്കാൻ തയ്യാറായി, ആദ്യം ഭയം തോന്നി, പിന്നീട് അതിനെ പരിഹരിച്ചു. ദ്വിതീയാത്മൈ ഭയം ഭവതി, അന്യത്വബോധം, അതാണ് ഭയത്തെ ഉണ്ടാക്കുന്നത്. താൻ തന്നെ സർവാത്മാവായിരിക്കുന്നു, ഇവിടെ എന്തിനു ഭയക്കാനാണ്? ഉടനെ ഭയം പോയി. പിന്നെ അരതി, ഏകാന്തതയിൽ വിരസത, പിന്നെ സൃഷ്ടിച്ചു. ഇതെല്ലാം ചില ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഹിരണ്യഗർഭൻ, പ്രജാപതി, വിരാട് എന്നെല്ലാം പറയുന്നത് ആ പരമാത്മ കോടിയിൽപ്പെടുത്തിയാണ്. ഒരേ ഒരു തത്വത്തെ ജീവാനന്ദ ഉപാധികത അശുദ്ധി ബാഹുല്യ സംസാരിത്വമേവ. പക്ഷേ ജീവന്മാർക്ക്, സാധാരണ ജീവന്മാർക്കാണെങ്കിലോ, അവർ കർമ്മം കൊണ്ട് ജനിക്കുന്നവരാണ്, സുഖദുഃഖങ്ങൾക്ക് സദാ വിധേയരായിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ട് അശുദ്ധി ബാഹുല്യ, ധാരാളം അശുദ്ധിയുണ്ട്. സംസാരിത്വമേവ പ്രായശ്വലപ്യതി, പൊതുവെ സംസാരിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ സർവത്ര അങ്ങനെയല്ല, ജീവന്മാരിൽ തന്നെ അസംസാരികളുണ്ട് മാത്രമല്ല, വ്യാപൃത കൃഷ്ണ ഉപാധി ഭേദ അപേക്ഷയാതു സർവപരത്വന വിധിയേതേ ശ്രുതി സ്മൃതി വാദേഹി, ശ്രുതികളിലും സ്മൃതികളിലും എല്ലാം വ്യാവൃത്ത കൃഷ്ണ ഉപാധി ഭേദാപേക്ഷ, ആ ഉപാധികളെല്ലാം നിരസിച്ചിട്ട് തത്വമസി സത്തായിട്ട് തന്നെ നിർദ്ദേശിക്കുമ്പോൾ അതാണ് വ്യാവൃത്ത കൃഷ്ണ ഉപാധി ഭേദാപേക്ഷ. ഉപാധി ഭേദത്തെ നിഷേധിച്ചുകൊണ്ട്, നിരസിച്ചുകൊണ്ട് എന്താണ് സർവഹ, ആ ജീവനെ പരത്വന വിധി ഇതേ പരമാത്മാവെന്നും പറയുന്നു. ശ്രുതി സ്മൃതി വാദേഹി, ശ്രുതി സ്മൃതികളിലെല്ലാം. അപ്പൊ ഇവിടെ ഈ രണ്ട് കാഴ്ചപ്പാടുകളെയും ഭാഷകാരൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഒരു ജീവൻ പരനാണ്, പരമാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുന്ന ജീവൻ തന്നെയാണ്. താനെങ്ങനെ പരമാത്മാവാകും? അജ്ഞനായിരിക്കുന്ന, സംസാരിയായിരിക്കുന്ന എന്നാണ് അദ്വൈതിക്കെതിരെ പറയുന്ന അക്ഷിബോധമാണ്. പരമാത്മാവ് ജഗത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു. അങ്ങനെയുള്ള പരമാത്മാവാണ് ഈ ജീവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും? അദ്വൈതികളും മറ്റും അക്ഷേപിക്കുന്ന അതാണ്. അവിടെ ഭാഷകാലം പറയുന്ന എന്താണ്? ജീവനെ നിങ്ങൾ പരമാത്മാവെന്ന് പറഞ്ഞില്ല, സംസാരി എന്ന് പറഞ്ഞാൽ മതി. ജീവനെ സംസാരിയാണെന്ന് ശ്രുതി സ്മൃതി വാദങ്ങളിലെല്ലാം പറയുന്നു, ശ്രുതി സ്മൃതി ചർച്ചകളെല്ലാം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്ന് സ്വീകരിക്കും, ജീവൻ സംസാരിയാണോ പരമാത്മാവാണോ എന്ന് പറഞ്ഞ് വാദകോലാഹലങ്ങൾ നടത്തുമ്പോൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നിനാണ്. എന്താണ് ഉപാധി? ഉപാധി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവന് അത് സംസാരി തന്നെയാണ്. അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ജീവൻ ഭിന്നൻ തന്നെയാണ്. എങ്ങനെ ഉപാധി കൊണ്ട്? സ്വതയല്ല. പിന്നെ ജീവനെ പരമാത്മാവെന്ന് പറയുമ്പോഴോ ഈ ഉപാധിയെ നിഷേധിക്കുകയാണ്, ഈ സംസാരിത്വത്തെ നിഷേധിക്കുകയാണ്. അവിടെ സുഖദുഃഖങ്ങളില്ല, ജനന മരണങ്ങളില്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒന്നിനെയാ പറയും. അത് പരമാത്മാവാണല്ലോ. എവിടെയാണോ സുഖദുഃഖങ്ങളില്ലാത്തത്, ജനന മരണങ്ങളില്ലാത്തത്, അത് പരമാത്മാവാണ്. ഉപാധി നിഷേധിച്ചുകൊണ്ട് പരമാത്മാവാണെന്ന് അംഗീകരിക്കുന്നു അദ്വൈതം. ഉപാധിയെ അംഗീകരിച്ചുകൊണ്ട് സംസാരിയാണെന്നും അംഗീകരിക്കുന്നു. രണ്ടും രണ്ട് കൽപ്പനകളാണ്, രണ്ട് സിദ്ധാന്തങ്ങളാണ്. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് ജീവൻ പരൻ എന്ന് പറയുന്നതിന് യാതൊരു വൈരുദ്ധ്യവുമില്ല. പക്ഷെ ഉപാധിയെ സ്വീകരിക്കാതെ പറയുകയാണ്, ഉപാധി എന്നുള്ളതിനെ വിസ്മരിച്ചിട്ടാണ് പറയണമെങ്കിൽ അത് അബദ്ധമാണ്. ജീവൻ ഒരിക്കലും പരനാകാൻ കഴിയത്തില്ല. ഉപാധി ഭേദം കൊണ്ട് ജീവഭേദത്തെ സ്വീകരിക്കാം. ജീവന്മാരെ മനുഷ്യൻ, പശു, പക്ഷി, മൃഗം, ദേവൻ പലതരത്തിലുണ്ട്. ഉപാധി ഭേദം കൊണ്ട് ജീവഭേദത്തെ സ്വീകരിക്കാമെങ്കിൽ ഉപാധി ഭേദം കൊണ്ട് ജീവപരഭേദത്തെ സ്വീകരിക്കും. അപ്പോൾ ജീവാത്മാവ് വേറെയായി, പരമാത്മാവ് വേറെയായി, സർവജ്ഞനായ പരമാത്മാവ് വേറെ, ആത്മജ്ഞനായ ജീവൻ വേറെ. ഇവിടെയൊന്നും തത്വത്തിൽ വിരോധമില്ല, കാരണം ഇതിനെല്ലാം തത്വമായി സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ താർക്കികൈസ്തു പരിത്യക്ത ആഗമ ബലൈ അസ്ഥി നാസ്തി കർത്താകർത്ത ഇത്യാദി വിരുദ്ധം ബഹുതർക്കുലീകൃത ശാസ്ത്രാർത്ഥ തേനർത്ഥ നിശ്ചയവും ദുർലഭത. താർക്കികന്മാരും മറ്റും ശ്രുതി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കിയിട്ടല്ല ചർച്ച. കേവലം ഒരു ബുദ്ധിയുണ്ട് തർക്കം, കേവലം ബുദ്ധിയെ ആശ്രയിച്ചിട്ട് ബുദ്ധിമാന്മാരാണ്. പക്ഷേ പരിത്യക്താഗമ ബലൈഹി ശ്രുതി പ്രമാണത്തെ, ശ്രുതി താല്പര്യത്തെ മനസ്സിലാക്കാതെ അതാണ് അതിനെ തെയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ശ്രുതിയുടെ താല്പര്യം മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശ്രുതി എന്നെ പരസ്പര വിരുദ്ധമായി പറയുന്നു? അവൈരുദ്ധ്യത്തെ ഉപാധിയിലാണ് ഘടിപ്പിക്കേണ്ടത് എന്നറിയാത്തവർ അസ്ഥി നാസ്തി കർത്ത അകർത്ത ഇത്യാദി വിരുദ്ധം ബഹുതർക്കി അവർ പറയും കർത്താവാണ് അകർത്താവാണ് കൊണ്ട് ഇല്ല. പലതരത്തിൽ താർക്കികന്മാരെ തന്നെ ഈ ബുദ്ധിയെ ആശ്രയിച്ച് ചർച്ച ചെയ്യുന്നവർ തന്നെ പലതരത്തിലുണ്ട്. ആകുലീകൃത ശാസ്ത്രാർത്ഥ ഒരു ശാസ്ത്രത്തിൻ്റെ പരമമായ താല്പര്യമായ ഈശ്വര തത്വത്തെ അവർ വിരുദ്ധമായി പ്രതിപാദിച്ചു, ആകുലമാക്കി കളഞ്ഞു. തേനാർത്ഥ നിശ്ചയവും ദുർലഭ. അതുകൊണ്ട് അവർക്ക് ആത്യന്തികമായി ഒരു തീരുമാനത്തിലെത്താൻ ഒക്കത്തില്ല. ഒരു തീരുമാനത്തിലെത്തിയാലും സംശയം വരും, അതെങ്ങനെ ശരിയാകും? അതാണ് അതിനൊരു ദോഷം. സ്വന്തം ബുദ്ധിയിലൂടെ, കേവലം ബുദ്ധി ആശ്രയിച്ച് ഏതെങ്കിലും ഒരു തത്വനിർണയത്തിൽ എത്തിച്ചേർന്നാൽ അതിനെ ആ ബുദ്ധി തന്നെ പിന്നീട് ചോദ്യം ചെയ്യും, അതെങ്ങനെ ശരിയാകും? കാരണം അന്വേഷിക്കുക, കണ്ടെത്തുക, അത് ബുദ്ധിയുടെ സ്വഭാവമാണ്. അതെപ്പോഴും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു നിർണയത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം വീണ്ടും അത് ഉണർന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്നിട്ട് താൻ തന്റെ തന്നെ നിർണയത്തെ നിരാകരിക്കും. അതുകൊണ്ട് കേവലമായ ബുദ്ധി ആശ്രയിച്ച നിർണയങ്ങളിലെത്താൻ പാടില്ല എന്ന് പറയുന്നു. മറിച്ച് ഏതു കേവല ശാസ്ത്രാനുസാരണ ശാന്തദർപ്പ തേഷാം പ്രത്യക്ഷ വിഷയം നിശ്ചിത ശാസ്ത്രാർത്ഥോ ദേവദാദി വിഷയ. ഏത് കേവല ശാസ്ത്രാനുസാരണ ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുന്നവർ. ഇവിടെ ശ്രുതി മുഖ്യമായിട്ട്, ശ്രുതി അനുസരിക്കുന്ന ശാസ്ത്രങ്ങൾ അതിനെ പിന്തുടരുന്നവർ. അപ്പോൾ ശാസ്ത്രത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ ആചാര്യന്മാരുടെ അനുഭവങ്ങളെ, അതാണ് ശാസ്ത്രം, അതിനെ പിന്തുടരുന്നവർ, ആ സമ്പ്രദായത്തെ പിന്തുടരുന്നവർ ആണ് ശാസ്ത്രാനുസാരികളെന്ന് പറയും. അത് അങ്ങനെയുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഭൗതികമായ വിഷയമായാലും ശരി, അത് നമ്മൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിന്ന് തുടങ്ങേണ്ടി വരും. കാരണം നൂറ്റാണ്ടുകൾ കൊണ്ട് അതിൽ എന്തെല്ലാം കണ്ടെത്തിയോ അതിനെല്ലാം നമ്മൾ അവഗണിച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. ഭൗതികമായ പഠനങ്ങളിൽ പോലും ഇന്നുവരെ മറ്റുള്ളവരെന്താണ് ഗ്രഹിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ജീവന്റെ പ്രപഞ്ചഗ്രഹണം തന്നെ ശൈശവം മുതൽ വർത്തമാനകാലം വരെ എന്താണോ ഗ്രഹിച്ചത് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഇപ്പോ ഫ്രഷായിട്ടെല്ലാം പുതുതായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവത്തിലേക്ക് മടങ്ങേണ്ടി വരും. ബുദ്ധിയും കരണങ്ങളുമെല്ലാം അപ്രരൂഢമായിരുന്നു, മൃദുവായിരുന്നു, ശൈശവത്തിലെ അവസ്ഥയിലേക്ക് വരും. അങ്ങനെയല്ല, ഓരോ നിമിഷവും ഗ്രഹിച്ചതിൻ്റെ ബാക്കിയാണ് അടുത്ത നിമിഷം ഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ലൗകികമായ അനുഭവത്തിലും മനുഷ്യൻ്റെ സാധാരണ അനുഭവത്തിലും ഒക്കെ ഇങ്ങനെയാണ്. ഒരു നിമിഷം വെച്ചാൽ ആർക്കും പുതുതായി ഒന്നും തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ആധ്യാത്മികമായ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പൂർവ്വ അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങണം. അതാണ് കേവല ശാസ്ത്രാനുസാരണ. അപ്പോൾ സമ്പ്രദായത്തിൽ നിന്ന് തുടങ്ങി പൂർവാചാര്യന്മാരെന്ത് പറഞ്ഞു അവിടെ നിന്ന് തുടങ്ങി പിന്നെ മുമ്പോട്ട് പോകാനുണ്ടെങ്കിൽ പോകാം, തനിക്ക് എന്തെങ്കിലും മുന്നോട്ട് കണ്ടെത്താനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവർ കണ്ടെത്തിയതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതുമാത്രമേ ഇവിടെ സ്വീകരിക്കുന്നുള്ളൂ. ഇത് കേവല ശാസ്ത്രാനുസാരണ. അങ്ങനെ സ്വീകരിക്കുന്നതിന് മുഖ്യമായി വേണ്ട കാര്യം ഇതാണ്, ശാന്തദർപ്പാഹ, ദർപ്പം പാടില്ല. ചിലർക്ക് അങ്ങനെയുണ്ട്, ഞാൻ മറ്റുള്ളവർ എഴുതി വച്ചിരിക്കുന്നൊന്നും ഞാൻ വായിക്കത്തില്ല, എന്തുകൊണ്ട്, ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ ബുദ്ധിക്ക് അതിനുള്ള ക്ഷമതയുണ്ട്, ഞാൻ കണ്ടുപിടിക്കും. ചിലരങ്ങനെയല്ല പറയുന്ന, അങ്ങനെയല്ല. ഇനി വേണ്ടി വന്നാൽ ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്നത് ഞാൻ രഹസ്യമായിട്ട് വായിക്കും, പക്ഷെ പരസ്യമായിട്ട് ആരും പറയുന്നത് ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ചിലപ്പോൾ വാശിയുണ്ട്. ദർപ്പം, അതുകൊണ്ട് ശാസ്ത്രമര്യാദയെ പിന്തുടരുന്നില്ല, പൂർവാചാര്യന്മാരുടെ വാക്കിന് അവർ ചെവി കൊടുക്കുന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ശ്രവണമില്ല, മനനം മാത്രം. ചിന്തിക്കും ഒരുപാട്, പക്ഷെ അപ്പോൾ അതൊരു വലിയ മഹത്വമായിട്ടാണ് പറയുന്നത്. ഞാനൊന്നും വായിക്കാറില്ല, ചിന്തിക്കാറില്ല. അതിൻ്റെ മൂലകാരണം ഈ ദർപ്പമാണ്. അപ്പോൾ ദർപ്പമുള്ളവർ ശാസ്ത്രത്തെ അനുസരിക്കത്തില്ല, മറ്റുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കത്തില്ല, താൻ തന്നെ എല്ലാം തുടങ്ങും, താൻ തന്നെ ആരംഭിച്ച് കണ്ടെത്തി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. സത്യമല്ല, ശ്രവണത്തിൽ തന്നെ തുടങ്ങണം. ആ ശ്രവണത്തിൽ തന്നെ മനനത്തിൽ ദൃഢതയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി കണ്ടെത്തുന്നത് എത്രയോ ജന്മങ്ങൾ വേണ്ടി വരും. ഇവിടെ പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി തുടങ്ങി വെച്ചെന്നാണ് തപസ്സ. അവിടെ പറഞ്ഞല്ലോ, ആലോചന നടത്തി തൻ്റെ തത്വത്തെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു. അതിനുശേഷം ഈ വിഷയത്തെക്കുറിച്ച് എത്രയോ പേർ ചിന്തിച്ചു. അവർ പറഞ്ഞതാണ് ശാസ്ത്രം, ശാസ്ത്ര താല്പര്യം. അത് ദർപ്പത്തെ ഒഴിവാക്കി, ദമ്പിനെ ഒഴിവാക്കി, അഹന്തയെ ഒഴിവാക്കി, എന്താണ് ദേശം ഒഴിവാക്കി ശാസ്ത്രത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ ദേശം പ്രത്യക്ഷ വിഷയ ഇവ, എങ്ങനെയാണോ ഈ പ്രത്യക്ഷമായ ഈ വിഷയങ്ങൾ, ബാഹ്യമായ വിഷയങ്ങൾ എന്നുവെച്ചാൽ ശാസ്ത്രത്തിന്റെ സഹായം കൂടാതെയുള്ള തന്നെയാണ് ഇവിടെ പ്രത്യക്ഷ വിഷയം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മൂക്കുകൊണ്ട് മണക്കുന്നത്, ഇതെല്ലാം പ്രത്യക്ഷ വിഷയങ്ങളാണ്. നിശ്ചിത, ഇക്കാര്യത്തിൽ ആർക്കും തർക്കം ഇല്ലല്ലോ. ഇത് വെളുപ്പാണ്, ഈ കേൾക്കുന്നത് ഇന്ന ശബ്ദമാണ്, ഈ കണ്ണുകൊണ്ട് കാണുന്നത് ഇന്ന രൂപമാണ്, ഇക്കാര്യത്തിൽ തർക്കം. അപ്പോൾ അതെങ്ങനെയാണോ പ്രത്യക്ഷ വിഷയമായിരിക്കുന്നത്, നിശ്ചിതമായിരിക്കുന്നത്, വാദവിവാദരഹിതമായിരിക്കുന്നത്, അതുപോലെ ശാസ്ത്രാർത്ഥവും ശാസ്ത്ര താല്പര്യം. അത് എന്തായാലും ശരി, ദേവതാദി വിഷയം, ദേവതാദി എന്ന് വെച്ചാൽ ദേവത, പരമാത്മാവ് തുടങ്ങിയ വിഷയങ്ങളിൽ അവർക്ക് നിശ്ചിതം, അവരെ സംബന്ധിച്ച് നിശ്ചിതമാണ്. എന്തുകൊണ്ട്? അവർക്കതെല്ലാം പ്രത്യക്ഷ വിഷയമാണെന്ന് അർത്ഥം, അല്ലെങ്കിൽ പ്രത്യക്ഷ വിഷയം പോലെയാണ്. ബാഹ്യമായ പ്രത്യക്ഷ വിഷയങ്ങൾ എങ്ങനെയാണോ അതുപോലെ യാതൊരു സംശയം കൂടാതെ ബോധിച്ചിരിക്കുന്നു. ആര് ആരാണോ ശാസ്ത്ര താല്പര്യത്തെ അനുസരിക്കുന്നത്, അതിനെ പിന്തുടരുന്നത്, അതിന് തടസ്സമായിരിക്കുന്ന ദർപ്പാദി ദോഷങ്ങളെ പരിഹരിച്ചിരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ദേവതാദികൾ ഉൾപ്പെടെയുള്ള ശാസ്ത്ര വിഷയങ്ങളിൽ യാതൊരു സംശയവുമില്ല. ദേവതാദി എന്ന് വെച്ചാൽ ദേവത, അധിഷ്ഠം, പരമാത്മതത്വം തുടങ്ങിയ കാര്യങ്ങൾ. ശാസ്ത്രം എന്താണോ ജീവനെ ബോധിപ്പിക്കാൻ മുഖ്യമായി പ്രാധാന്യം ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ വിഷയങ്ങളിലൊന്നും അവർക്ക് സംശയമില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ചോദിക്കുകയാണ്, ജീവൻ സംസാരിയാണോ അസംസാരിയാണോ? പ്രജാപതി സംസാരിയാണോ അതോ പരമാത്മാവാണോ? ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സമാധാനം ഉപാധി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചുകൊണ്ടാണ് അതിനെ സംസാരിയാക്കുന്നത്, അതിനെ അസംസാരി ആണെന്ന് പറയുന്നതും. എല്ലാം ഉപാധിയെ അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് എന്ന് മനസ്സിലാക്കണം എന്നാണിവിടെ പറയുന്നത്. അടുത്ത ചതുർത്ഥാന്യം തദ്ദേദം ദർഹി അവ്യാകൃതമാസീ തദ്നാമരൂപാഭ്യാമേവ വ്യാക്രിയത അസോ നാമ അയം ഇദം രൂപൈതി തദ്ദിദമപ്യേതർഹി നാമരൂപാഭ്യാമേവ വ്യാക്രിയത അസോ നാമ അയം ഇദം രൂപ ഇതി സ ഏഷൈഹ പ്രവിഷ്ടഃ ആ നഖാഗ്രേഭ്യോ യഥാ ക്ഷുരഃ ക്ഷുരധാനേ അവഹിതഃ സ്യാൻ വിശ്വംഭരോ വാ വിശ്വംഭരകുലായേ തന്ന പശ്യന്തി അകൃഷ്ണോ ഹി സ പ്രാണന്നേവ പ്രാണോ നാമ ഭവതി വദൻ വാ പശ്യൻ ചക്ഷുഃ ശൃണുൻ ശ്രോത്രം മന്നാനോ മനഃ താന്യസ്യേതാനി കർമ്മനാമാന്യേവ സയോ അത ഏകൈകം ഉപാസ്ഥേ ന സ വേദ വേദാകൃഷ്ണോ ഹേഷോ അത ഏകൈകേന ഭവതി ആത്മേത്യേവ ഉപാസീത അത്ര ഹ്യേതേ സർവ ഏകം ഭവന്തി തദേതത് പദനീയമസ്യ സർവസ്യ യദയമാത്മാ അനേന ഹ്യേത സർവം വേദ യഥഹ വൈ പദേന അനുവിന്ദേത ഏവം കീർത്തിം ശ്ലോകം വിന്ദതേ ഏവം വേദ യേവം വേദ എന്ന് അവസാനിക്കുന്നിടത്തെല്ലാം ആരാണോ ഇപ്രകാരം അറിയുന്നത് എന്ന് വെച്ചാൽ, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, ഈ പറയുന്ന മന്ത്രം കൊണ്ട് അർത്ഥത്തെ ആരാണോ ഇപ്രകാരം ഭാവന ചെയ്യുന്നത് അവൻ ഇന്നതാണ് ഫലം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും ഇത് വായിച്ചിട്ട് ഇത് പോയി ഭാവന ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അത്തരം ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, വ്യാഖ്യാനങ്ങളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുക. അതിൽ ഭാഷ്യകാരൻ പ്രത്യേകം പറയുന്ന കാര്യം അത് എന്താണെന്ന് നോക്കാം. തദ്ഹേദം ഇവിടെ പറയാണ്, അത് ഭാഷ്യകാരൻ വായിക്കുന്നു, അല്പം മുമ്പോട്ട് നോക്കണം. തദേവം ഭൂതം ജഗത് അവ്യാകൃതം സന്നാമരൂപാഭ്യാമേവ നാമന രൂപേണൈവച വ്യാക്രിയത. ഇവിടെയും ഒരു സൃഷ്ടിയെ സംബന്ധിച്ചൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യുകയാണ്. സൃഷ്ടിച്ചു, ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങളല്ല സൃഷ്ടി എന്ന് പറയുന്നത്. തദ്ദേവം ഭൂതം ജഗത് പ്രകടമാകാതിരുന്ന ആ ജഗത്ത്, ഈ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടാതിരുന്ന ജഗത്ത്, അജ്ഞാതമായിരുന്ന ആ ജഗത്ത് അവ്യാകൃതം, നാമം രൂപം എന്ന് പ്രകടമാകാത്ത ജഗത്ത്. ഇതിനു ദൃഷ്ടാന്തമായി ഇവിടെ പറയുന്നതും സുഷുപ്തി തന്നെയാണ്. അവ്യാകൃതം ജഗത്തെന്ന് പറയുമ്പോൾ ഉടൻ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കുക. അവിടെ അത് അസ്പഷ്ടമാണ്, ആ തരത്തിലെ അത് സ്പഷ്ടമാകും. അല്ലാതെ അവ്യാകൃതം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. സുഷുപ്തി അനുഭവം ഉണ്ടോ അത് തന്നെ അവ്യാകൃതം. സന്നാമരൂപാഭ്യാമേവ അങ്ങനെ ഇരുന്നിട്ടത് നാമന രൂപേണൈവച എന്താണ് നാമരൂപം എന്ന് പറയും. സാധാരണ നമ്മൾ പറയുന്ന നാമരൂപമല്ല, ഇവിടെ പറയുന്നു അഭിധാന ആകൃതിരും നാമശബ്ദേനേഹാഭിധീയതേ വാർത്തിക അഭിധേയാകൃതി തദ്വരൂപമിത്യുപദിശ്യതേ. നാമം രൂപമെന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും ഇവിടെ നാമം എന്ന് പറഞ്ഞാൽ സർവശബ്ദവും വാചക ശബ്ദങ്ങൾ, രൂപമെന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന് വാച്യമായിരിക്കുന്ന സർവം. ഉദാഹരണം പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നാമം. പ്രപഞ്ചം എന്ന ശബ്ദം കൊണ്ട് നമ്മൾ എന്തിനെയൊക്കെ ഗ്രഹിക്കുന്നോ അതെല്ലാം രൂപം. അല്ല, ഒരു വസ്തുവിന്റെ ആകൃതിയിലോ എന്നോ വസ്തുവിന്റെ നിറമെന്നോ ഉള്ള അർത്ഥത്തിൽ. അപ്പൊ ശബ്ദവും അർത്ഥവുമായി എന്നർത്ഥം. ശബ്ദവും അർത്ഥവുമായി, ശബ്ദവും അർത്ഥവും കൂടെ ചേരുന്നതാണല്ലോ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ട് ശബ്ദമല്ലാതെ? രൂപം, രസം, ഗന്ധം, സ്പർശം, ഇങ്ങനെ പലതുണ്ടല്ലോ. അതിൽ ശബ്ദത്തിനെന്താ പ്രാധാന്യം? ഇവിടെ ശബ്ദത്തിനാണ് പ്രാധാന്യം, അതുകൊണ്ട് അതിന് പ്രത്യേകം എടുത്ത് പറയുന്നു. കാരണം ശ്രവണത്തിനും മനനത്തിനും എല്ലാം ഉപയോഗിയായിരിക്കുന്ന ശബ്ദമാണ്. എന്താണ് ജഗത്തിന്റെ തത്വം എന്ന് നമ്മൾ ശ്രവിക്കുന്നതും മനനം ചെയ്യുന്നതും ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ മറ്റു അർത്ഥങ്ങളെക്കാൾ, ശബ്ദത്തിന് വിഷയമായിരിക്കുന്ന അർത്ഥങ്ങളെക്കാൾ പ്രാധാന്യം ശബ്ദത്തിനും പരമാത്മാവ് എന്ന് ചിന്തിക്കുന്ന പോലെ ശബ്ദത്തെ ആശ്രയിച്ചാണ്. എന്ന് മാത്രമല്ല, അവിടെ ശബ്ദമല്ലാതെ ആശ്രയിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഈശ്വരൻ, പരമാത്മാവ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രജാപതി, ഹിരണ്യഗർഭൻ, വിരാട് എന്നെല്ലാം പറയുമ്പോൾ ശബ്ദത്തെയാണ് ആശ്രയിക്കുന്നത്. ആന്തരികമോ ബാഹ്യവുമായ ഒന്നിനെ അങ്ങനെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പ്രപഞ്ചം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ അത് വിരാട് എന്നതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. താൻ എന്താണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതിന് ആത്മാവായി അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ പിന്നെ എന്താ സഹായിക്കുന്നത്? കേവലം കേവല ശബ്ദങ്ങൾ, ശബ്ദത്തിലൂടെ ഗ്രഹിക്കുന്നു. ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ് ബോധിപ്പിക്കുന്നത്. ഇതിനെ ബോധിപ്പിക്കാൻ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ, ശബ്ദം. അതിന് ശ്രുതി ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഒരു മഹാത്മാവ് ഈ തത്വത്തെ ബോധിപ്പിക്കുന്നു. ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ പറ്റും, അതിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല, പകരാൻ പറ്റത്തില്ല. ചെണ്ട് പറയും ആ ശബ്ദമല്ല, മൗനമുണ്ടല്ലോ, മൗനത്തിലൂടെ, മൗനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്ന ശബ്ദത്തിലൂടെ. ശബ്ദത്തിലൂടെ അല്ലാതെ ആരെങ്കിലും മൗനത്തെ ഗ്രഹിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. കാരണം മനസ്സിൽ, മനസ്സിനൊരു ചലനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് ശ്രവണമായാലും ശരി, മനനമായാലും ശരി, നിധിധ്യാസനമായാലും ശരി, ശബ്ദത്തെ ആശ്രയിക്കാതെ മനസ്സിന് ചലിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചിലയിടത്ത് പറയുന്നതാണ്, ശബ്ദം മനസ്സിന്റെ പരിണാമമാണ് എന്ന് പറയും. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ ആദ്യം പറയുന്നത് ശബ്ദം. ആകാശ തന്മാത്ര ശബ്ദം, അവിടെ സൃഷ്ടി ആരംഭിക്കത്തുള്ളൂ. പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോഴും പറയും. അതുകൊണ്ട് ചിലടത്ത് പറയും ഓം അതാണ് ഓമിൽ നിന്നാണ് തുടങ്ങിയത്. ഓങ്കാരശ്ച അധശബ്ദശ്ച, ഓങ്കാരം അധശബ്ദം. ഇവിടെ തന്നെ പറയുന്ന എന്താണ്? പ്രജാപതി ആദ്യ അഹം എന്ന് ആദ്യം ചിന്തിച്ചു ശബ്ദമല്ലെ. ദൃഷ്ടാന്തത്തിൽ പറയും, ജാഗ്രത സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന ശബ്ദമാണ് അഹം എന്ന് പറയുന്നു. ഞാൻ ഉച്ചരിക്കുന്നില്ലല്ലോ, ഉച്ചരിക്കണമെന്നില്ല, പക്ഷെ മനസ്സ് ശബ്ദാകാരമായി, അഹമാകാരമായി. എന്നാൽ പലപ്പോഴും നമ്മൾ ബാഹ്യമായ ശബ്ദം ഉച്ചരിക്കണമെന്നില്ല. ശബ്ദം ഉച്ചരിക്കുന്നതിന് വേണ്ടി എപ്പോഴും ശ്രവിക്കാൻ വേണ്ടിയാണ്, ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബ്ദത്തെ ഉച്ചരിക്കുന്നത്. മനസ്സിലൂടെ ഗ്രഹിക്കുന്നതിന് ശബ്ദം ഉച്ചരിക്കേണ്ട കാര്യമില്ല. മനസ്സ് സ്വയം ശബ്ദാകാരമായി പരിണമിക്കും. അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ഈ അതുകൊണ്ടാണ് സ്ഫോടസിദ്ധാന്തം ഭർതൃഹരിയുടെ വാക്യപതീയത്തിനും മറ്റും വിശദീകരിക്കുന്ന സ്ഫോടസിദ്ധാന്തം മറ്റും ആവിഷ്കരിച്ച ശബ്ദത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തുകൊണ്ടാണ് ശബ്ദമാണ് പ്രപഞ്ചരൂപത്തിൽ ഇങ്ങനെ പ്രകടമാകുന്നതെന്ന് പറയും. അങ്ങനെ പറയുന്നതിനും അതിശയിക്കാനുള്ള കാരണം ആദ്യത്തെ ചിത്തത്തിൻ്റെ പ്രഥമ സ്ഫുരണം പോലെ ശബ്ദാകാരമാണ്, ശബ്ദാത്മകമാണ്, അല്ലെങ്കിൽ ഗ്രഹണമില്ല. അതുകൊണ്ട് ശബ്ദം സ്ഫുടിക്കുന്നതാണ് പ്രപഞ്ചം, അതുതന്നെയാണ് ബ്രഹ്മം. ആകാശത്തിനും കാരണമായിരിക്കുന്നത് ശബ്ദത്തിന് മാത്രം. അതിനപ്പുറം പിന്നീട് എന്താ ഉള്ളത്? പരമാത്മാവ് മാത്രം. അതാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു, നാമന രൂപിണി വെച്ച വ്യാകൃതി അത് നാമരൂപാത്മകമായി പ്രകടമായി അഭിവ്യക്തമായി എന്നാണ്. വ്യാക്രിയതേതി കർമ്മകർത്തൃപ്രയോഗ തസ്വയമേ വാപ്യേവ വ്യാക്രിയതേതി വി അക്രിയതേ വി ആ അക്രിയത പിരിച്ചു പറയുന്ന ഭാഷകാരൻ, നിസ്പഷ്ടം നാമരൂപ വിശേഷ അവധാരണ മര്യാദം വ്യക്തിഭാവം അപദ്യത സൃഷ്ടി അങ്ങനെ പ്രകടമാകുന്നു. ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ പ്രജാപതി എന്നോ ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയാം. സാധാരണ അതിനെ മൂന്നായി വിഭജിക്കുന്ന എങ്ങനെയാണ്? അതിൻ്റെ ബീജാവസ്ഥ അണ്ടരൂപത്തിൽ ഹിരണ്യഗർഭൻ, അവിടെ സൃഷ്ടി തുടങ്ങുന്നു. പ്രജാപതി സൃഷ്ടി സൃഷ്ടമായി കഴിഞ്ഞാൽ അത് വിരാട്. അതിലാ സൃഷ്ടിയുടെ തുടക്കം ഇങ്ങനെയാണ്. സ്വയം അവിടെ രണ്ടാമതൊന്നുമില്ല, താൻ മാത്രമേ ഉള്ളൂ. ഇനി അവിടെ രണ്ടാമത് എന്തെങ്കിലും ഉണ്ടെന്ന് പറയണം, അവിടെ മായ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രാണികളുടെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെല്ലാമായിരിക്കുന്നതാണ് ഹിരണ്യഗർഭൻ. അതുകൊണ്ട് ഹിരണ്യഗർഭനിൽ പിന്നെ രണ്ടെന്ന് പറയാനില്ല, എന്തൊക്കെയുണ്ടോ അതെല്ലാം ചേർന്നത്. താനെന്ന് പറയുമ്പോൾ തൻ്റെ കൈയും കാലും മൂക്കും തലയൊക്കെ മാറ്റി വെച്ചിട്ട് താനെന്ന് പറയാൻ പറ്റും. ഇതെല്ലാം കൂടി ചേർന്നതാണ് താൻ എന്ന് പറയുന്നത്. താൻ ബാഹ്യമായി തൻ്റെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് കൂടി ചേർന്ന് താൻ പറയും. താൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും താൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് താനെന്ന് പറയുന്നത്. അങ്ങനെ തന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. വാസ്തവത്തിൽ അവിടെ ഒരു സൂക്ഷ്മമായ താനുണ്ട്, പക്ഷെ അതിനെ ഗ്രഹിച്ച് വിവരിക്കാൻ കഴിയാത്തിടത്തോളം കാലം താനെന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേരും. അതുപോലെ അവിടെ ഹിരണ്യഗർഭൻ ഏകനായിരുന്നു. ഹിരണ്യഗർഭന്റെ മനസ്സ് വേറെയില്ലേ, പ്രാണികളുടെ കർമ്മങ്ങൾ വേറെയില്ലേ എന്ന് അതെല്ലാമായിരിക്കുന്നവൻ ഹിരണ്യഗർഭൻ സ്വയമേവ മറ്റൊന്നിനെ ആശ്രയിക്കാതെ, മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല, രണ്ടാമതൊന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. ബാഹ്യമായ സൃഷ്ടിക്ക് ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. കുലാലന് പാത്രത്തെ ഉണ്ടാക്കണമെങ്കിൽ പണ്ണ് വേണം, അതെല്ലാം വേണം. പക്ഷെ കേവലം മാനസികമായ സൃഷ്ടിക്കാണെങ്കിൽ അവിടെ പുറമേ നിന്നൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു, മനസ്സുകൊണ്ട് സുഖത്തെ സൃഷ്ടിക്കുന്നു, മനസ്സുകൊണ്ട് ദുഃഖത്തെ സൃഷ്ടിക്കുന്നു. ബാഹ്യ നിമിത്തങ്ങളൊന്നും കൂടാതെ തന്നെ സംഭവിക്കുന്നു. താൻ ദുഃഖിയായിരിക്കുന്നു, ഉല്ലാസവാനായിരിക്കുന്നു, വിഷാദാത്മകനായിരിക്കുന്നു. പുറമേ നിമിത്തമൊന്നും വേണ്ട. എന്തുകൊണ്ട്? താനതായി തന്നെ ഇരിക്കുന്നു, താൻ മനസ്സായിരിക്കുന്നു, തനിക്ക് പാത്രമായിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ സൃഷ്ടിക്കണമെങ്കിൽ പുറമേ വസ്തു വേണം. പക്ഷെ താൻ മനസ്സായിരിക്കുന്നു, മനസ്സിൻ്റെ ഭാവങ്ങളെ സൃഷ്ടിക്കുന്നതിന് തനിക്ക് ബാഹ്യമായ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. ആശ്രയിച്ചും ചെയ്യാം, ആശ്രയിക്കാതെയും ചെയ്യാം. അതുകൊണ്ട് താനായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അഹിരണ്യഗർഭൻ കർമ്മകർത്തൃപ്രയോഗം എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനിച്ചു. സ്വയം തന്നെ നാമരൂപങ്ങളായി പ്രകടമായി, ശബ്ദമായും അർത്ഥമായും പ്രകടമായി എന്നാണ്. അതാണ് വി ആക്രിയതി വിസ്പഷ്ടം എന്നർത്ഥം. വിസ്പഷ്ടം എന്ന് വെച്ചാൽ ഒരു ജീവന് അനുഭവിക്കത്തക്ക തരത്തിൽ, അതാണ് വിസ്പഷ്ടത എന്ന്. സൃഷ്ടിക്കുന്ന ആളെ സംബന്ധിച്ച് ഇതിലൊന്നും അവ്യക്തതയില്ലല്ലോ. പക്ഷെ സൃഷ്ടി അനുഭവിക്കേണ്ട ജീവനായി ഇതേ ഹിരണ്യ ബന്ധന ഇനി മാറുന്നു. താൻ സൃഷ്ടിച്ചാൽ അതിനെ അനുഭവിക്കണമല്ലോ. താൻ സ്വയം പാകം ചെയ്തിട്ട് താൻ തന്നെ അതിനെ രുചികരമായി ഭക്ഷിക്കുന്നു. അതുപോലെ അതിന് വേറൊരു ഭാവത്തെടുത്തു. അതിനുവേണ്ടി നാമരൂപ വിശേഷണ ഉദാഹരണം മര്യാദ വ്യക്തിഭാവം അബദ്ധ്യത. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. സൃഷ്ടി എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി എന്നും ആലോചിച്ച് തലപോയിക്കേണ്ട കാര്യമില്ല. എന്തായാലും സൃഷ്ടി ഉണ്ടായി. ഈ ഉണ്ടായ സൃഷ്ടിക്ക് ഒരു കാരണവും വേണം. കാരണം ഈ ലോകത്ത് കാണുന്നുണ്ട് സൃഷ്ടിക്ക് കാരണങ്ങൾ. ആ കാരണം എന്താണോ അത് തന്നെയാണ് സൃഷ്ടിയായി മാറിയിരിക്കുന്നത്. അതിന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വന്നില്ല. വ്യക്തിഭാവമത്യത, അത് തന്നെ വ്യക്തമായി സുഷുതിയിൽ അവ്യക്തമായിരിക്കുന്നു. ജാഗ്രതയിൽ വ്യക്തിഭാവത്തെ പ്രാപിച്ചു. എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സുഷുതിയിൽ എന്റെ ശരീരം ഉണ്ടായിരുന്നില്ല അല്ലേ? പറയാൻ പറ്റത്തില്ല. കാരണം ജാഗ്രതയിലെ അനുഭവമാണ്. ഞാൻ ഇന്ന സമയം ജനിച്ചു, ഇത്രയും കാലം ജീവിച്ചു, ഈ ശരീരം ഇന്ന് ശൈശവത്തിൽ നിന്ന് യൗവനത്തിൽ, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിൽ, ഇങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞു. ഇതിനാർക്കാ നിഷേധിക്കാൻ കഴിയുന്നു? ഇതാർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. പിന്നെന്താ ജാഗ്രതയിൽ സംഭവിക്കുന്നത്? സുഷുതിയിൽ ഇല്ലായിരുന്നല്ലോ. ജാഗ്രതയിൽ അത് വ്യക്തമാകുന്നു, സുഷുതിയിൽ അത് അവ്യക്തമായിരുന്നു. ഇത്രേ സംഭവിക്കുന്നു. ഇല്ലായിരുന്നു എന്ന് പറയാൻ വയ്യ. സുഷുതിയിൽ അത് അവ്യക്തമായി, അവ്യക്തത. ജാഗ്രതയിൽ വ്യക്തമായി. അതുകൊണ്ട് ജാഗ്രതയിൽ ശരീരത്തോടുകൂടിയിരിക്കാൻ പറ്റും, മനസ്സോടുകൂടിയിരിക്കാൻ പറ്റും, ഇന്ദ്രിയങ്ങളോടുകൂടിയിരിക്കാം, പ്രപഞ്ചത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇവിടെ വ്യക്തതയുണ്ട്, അവിടെ അവ്യക്തഭാവത്തെ. ശരി, അവ്യക്തഭാവത്തിൽ താൻ ഏകാഗ്രയായിരുന്നപ്പോ അവിടെ നിന്ന് ഈ വ്യക്തഭാവത്തിലേക്ക് വരുന്നതിന് താൻ ആരെ ആശ്രയിച്ചു? ആരെങ്കിലും സഹായിച്ചോ? ആരും സഹായിച്ചിട്ടില്ല. താനൊന്നിനെ ആശ്രയിച്ചതുമില്ല. കാരണം അവ്യക്തതയിൽ എന്തിനെ ആശ്രയിക്കുകയാണ്? ഒന്നിനെ ആശ്രയിക്കാതെ തന്നെ ഇതെല്ലാം ആയിരിക്കാൻ കഴിയുന്നു. ഇതാണ് സൃഷ്ടിക്ക് ദൃഷ്ടാന്തമായി പറയുന്നത്. ഇവിടെ ഈ തത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാനുഭവത്തെ മുൻനിർത്തി തന്നെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ പ്രതിദിനം അവ്യക്തത്തിൽ നിന്ന് വ്യക്തത്തിലേക്കുള്ള ഈ മാറ്റം സംഭവിക്കാമെങ്കിൽ ഇതുതന്നെയാണ് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ സംഭവിച്ചത്. ഇവിടെ ഒരു ജീവനിൽ ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഈ ജീവനും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവ്യക്തതയിൽ നിന്നുള്ള ഒരു വ്യക്തത. അല്ലാതെ ഈശ്വരൻ ഒരു സ്ഥലത്തിരുന്നിട്ട് ഭൂമിയെ ഉണ്ടാക്കി, പിന്നെ സൂര്യനെ ഉണ്ടാക്കി, പിന്നെ ചന്ദ്രനെ ഉണ്ടാക്കി, പിന്നെ ആകാശത്തെ ഉണ്ടാക്കി, അതുവരെ ഈശ്വരൻ എവിടെ ഇരുന്നു, ഈശ്വരന്റെ കസേര എവിടെ എന്ന് ചോദിച്ചു വിഷമിക്കും. ഇരിക്കാൻ പിന്നെ സ്ഥലം വേണ്ടേ? ഇരിക്കുന്ന സാധനം പിന്നെ ഉണ്ടാക്കി, ഇരുന്നിട്ടുണ്ടാക്കി എന്നവർ. ഇത്തരം പൊട്ടക്കഥകൾ വിശ്വസിക്കുന്നു. കൂടാനുകൂടി ജനങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ അല്ല സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ഒരു വ്യക്തത, അവ്യക്തത, വ്യക്തിഭാവം, അബദ്ധ്യത, സാമർഥ്യം, ആക്ഷിപ്ത, നിയന്ത്ര, കടത്തൃ, സാധന, ക്രിയാ, നിമിത്തം. ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ പ്രപഞ്ച ഈ രൂപത്തിൽ ആരോ സൃഷ്ടിച്ചോട്ടെ, എന്തായാലും ആരോ സൃഷ്ടിച്ചു, എങ്ങനെയോ ഇത് സംഭവിച്ചു. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിനുള്ള ഒരു സാമർഥ്യം അതവിടെ ഉണ്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാകും? ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിനുള്ള ഒരു സാമർഥ്യം തന്നെ എന്തോ എന്ന് അവശേഷിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റിയത്, ഉണരാനും പറ്റിയത്. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉണരാൻ പറ്റും? ഒരു ശക്തിവിശേഷം അവിടെ ഉണ്ടായിരുന്നു, അത് അംഗീകരിച്ചേ മതിയാവും, അതാണ് ഉണർത്തിയത്. അത് പിന്നെ എങ്ങനെ ഉണരും? അല്ലെങ്കിൽ പിന്നെ പറയും മരണം, പിന്നെ മരിച്ചു നിന്ന് പിന്നെ ഒരു ജന്മം, പിന്നെ അവിടെ ഉണരലും ഉറങ്ങലും എല്ലാം പിന്നീട് വീണ്ടും സംഭവിക്കും. ഇതെങ്ങനെയല്ല, ഇത് ഈ ജഗത്തിന്റെ ഈ പ്രകടഭാവം, ഇതിന്റെ പിന്നിൽ ആരായാലും ശരി അയാളിൽ ഒരു ശക്തിയില്ലാതെ സാധിക്കത്തില്ല. ഉറങ്ങിയത് ഞാൻ തന്നെങ്കിൽ ഉണർന്നതും ഞാൻ തന്നെ, പൂർണമായും അവ്യക്തമായി എന്റെ എല്ലാ ശക്തികളും അവിടെ എന്താ ഉള്ളത്? അഹന്തയുണ്ടോ? ദർപ്പമുണ്ടോ? കാമക്രോധങ്ങളുണ്ടോ? ഒന്നുമില്ല, എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. ശൂന്യത പോലെ അവിടെ നിന്ന് അവിടെ വീണ്ടും അവശേഷിച്ചിരുന്നു ഒരു ശക്തി, ഉണരുന്നതിനുള്ള ശക്തി. അതുപോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ ശക്തി സാമർഥ്യം കൊണ്ട് കിട്ടുന്നു. ഇങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ സൃഷ്ടിക്കുള്ള ഒരു സാമർഥ്യം വേണം. ആ സാമർഥ്യം ഉണ്ടെങ്കിൽ ആ സാമർഥ്യമുള്ള ഒരുവനും വേണം. ശക്തി എവിടെയെങ്കിലും കാണുന്നെങ്കിൽ പിന്നെ ശക്തൻ ഉണ്ടായിരിക്കും, അല്ല ശക്തി കാണത്തില്ല. കർത്തൃ സാധന ക്രിയാനിമിത്തം, നിയന്തൃകർത്തൃ സാധന ക്രിയാനിമിത്തം, അങ്ങനെയുള്ള നിമിത്തങ്ങളൊക്കെ അവിടെയുണ്ട്. നിയന്താവ്, കർത്താവ്, സാധന ക്രിയകൾ എന്തൊക്കെ അവിടെയുണ്ട്, അതന്നെ അവിടെ ഇരുന്നതുകൊണ്ട് ഇതെല്ലാം പ്രകടമായി. പ്രാണൻ നഷ്ടപ്പെടുന്നതും നഷ്ടപ്പെടാത്തതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഇവിടെ പ്രാണൻ നഷ്ടപ്പെട്ടാൽ പിന്നെ ഉണരാൻ ഒക്കത്തില്ല. പക്ഷെ ശരീരത്തിലിരിക്കുമ്പോൾ ഈ പ്രാണബന്ധനം ശരീരത്തോടുള്ള നഷ്ടപ്പെടാതിരുന്നാൽ ഉണരാൻ കഴിയും. ഇതാണ് നമ്മുടെ അത്. അപ്പോൾ അവിടെ ഒരു ശക്തി ഉണ്ടായിരുന്നല്ലോ, ഈ ശരീരത്തോട് ഈ പ്രാണനെ ബന്ധിപ്പിച്ച ഒരു ശക്തി. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ശരീരത്തിൽ ഉണരും? അല്ലെങ്കിൽ പിന്നെ മരിച്ച് ജനിക്കുമ്പോൾ വേറെ ഇനി ഒരു ശരീരത്തിലായിരിക്കും ആ പ്രാണബന്ധനം ഉണ്ടാകുന്ന, അവിടെ ഇരിക്കും ഉണരുന്നത്. അങ്ങനെയല്ല, ഇതെങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്? അതുപോലെ ഈ സൃഷ്ടികർത്താവിനും ഒരു ശക്തിയുണ്ട്, നിയന്ത്രകർത്തൃ സാധന ക്രിയാനിമിത്തം. അങ്ങനെ പ്രകടമായാൽ എന്താണ്? തദ്ധീതം തൃഹ്യ വ്യാകൃതമാസീ തദ് നാമരൂപാഭ്യാമേവ വ്യാക്രിയത്തെ അസോ നാമ അയം ഇതം രൂപ. അതിനാണ് ജീവൻ അറിയുന്നത്. അങ്ങനെ പ്രകടമാകുമ്പോൾ, നാമരൂപാത്മകമായി പ്രകടമാകുമ്പോൾ, നമ്മൾ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ സുഷുപ്തിയിൽ നിന്നും അവിടെ പറയുന്നതാ അറിയുന്നു ഞാൻ ശബ്ദം, ശബ്ദത്തിലൂടെ പിന്നെ എന്നെ അറിയുന്നു ഞാനിതാണ്, മാംസപിണ്ഡമാണ്, അല്ലെങ്കിൽ ഞാൻ രാമനാണ്, കൃഷ്ണനാണ്, കേശവനാണ്. അസോനാമ ഇതം രൂപം, ഇതാ ഇതാണ് രൂപം എന്നിങ്ങനെ അറിയുന്നു. അസോനാമ ഇതി സർവനാമന ആവിശേഷ അഭിധാനേന നാമം മാത്രം പ്രതിശതി ദൈവദത്വദത്ത ഇതി വാ നാമ അസീത്യ അസോനാമായം തഥാ ഇതപിതി ശുക്ലകൃഷ്ണാദി നാം അവിശേഷ ഇതം ശുക്ലം ഇതം കൃഷ്ണം മാരൂപം ഇതം രൂപ ഇതാ ഇത് ഇന്ന നിറമാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന വസ്തുവാണ്, ഇതാ ഇന്ന ശബ്ദം കൊണ്ട് ഇന്ന ഇന്ന ഗ്രഹിക്കുന്നു. ഇങ്ങനെ ശബ്ദാർത്ഥ സംബന്ധത്തോടുകൂടി ഉണർന്നു വരും. അതുപോലെ ഈ സൃഷ്ടികർത്താവിന്റെ ഒരു ഉണർവാണ് ഈ പ്രപഞ്ചം. ഇതം രൂപ ഇവിടെ ജീവനിൽ സംഭവിക്കുന്നത് പോലെ നമ്മൾ പറയും, ഇവിടെ ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ച പ്രപഞ്ചത്തെ ജീവൻ ഉണർന്ന് ഗ്രഹിക്കുന്നു. അല്ല, ജീവൻ ഇവിടെ സൃഷ്ടിക്കുന്നില്ലല്ലോ, പ്രപഞ്ചത്തെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ് ആ ഉണർവിൽ. ഇവിടെ അത് പറയാൻ കഴിയും സൃഷ്ടിച്ചു. ഇവിടെ ഉണർന്നിട്ട് ആ സൃഷ്ടിയെ, ഈശ്വര സൃഷ്ടമായ സൃഷ്ടിയെ അനുഭവിച്ചു എന്നല്ലേ പറയുന്നു. അതിനാണ് അടുത്ത സമാധാനം പറയുന്നത്. എന്താണോ അത് ശരിയാണ്, ഉണർന്ന് ഇതിനെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാ. ഉണർന്ന് അനുഭവിച്ചത് ഈശ്വര സൃഷ്ടമെന്ന് പറയുന്നതും ശരിയാ. പക്ഷെ അവിടെ ഒന്നുകൂടെ ഗ്രഹിക്കുന്നത് എന്താണ്? ആരാണ് ഉണർന്നത്? ഉണർന്നത് ആരാണ് പറയുന്നത്? ആ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഉണർന്നത്. എന്തിനു വേണ്ടി? ഇതിനെ അനുഭവിക്കുന്നവനായി ഉണർന്നു. അവൻ സൃഷ്ടികർത്താവായിരുന്നു, ഇതിനെയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് അവൻ തന്നെ ഈ അന്ധകരണത്തിലൂടെ ബുദ്ധിഗുഹയിലൂടെ ഈ സൃഷ്ടിയെ അനുഭവിക്കുന്നവനായി ഉണർന്നപ്പോൾ അവന് തന്നെ മറ്റൊരു പേര് വന്നതേ ഉള്ളൂ. ഇവിടെ കാര്യം രണ്ടായിട്ടില്ല, ഒന്ന് തന്നെയാണ്. അതിനടുത്ത് പറയുന്നു, ഇങ്ങനെ നാനാ നാമത്തോടുകൂടി നാനാഭാവത്തോടുകൂടി സൃഷ്ടിയുണ്ടായി. തദ്ദിതം അവ്യാകൃതം വസ്തു യദർഹി യദസ്മിന് കാലേ നാമ രൂപാഭ്യാമേവ വ്യാകൃതേ അസോ നാമ അയം ഇതം രൂപ ഇതേ. അങ്ങനെയുള്ള അവ്യാകൃതമായ വസ്തു യദർഹി യദസ്മിൻ കരുതായിപ്പോ നമ്മൾ ഉണരുമ്പോഴും ഇങ്ങനെ പ്രകടമാകുന്നു. അപ്പോ ഞാനാണോ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ചോദിക്കും. എനിക്കെങ്ങനെ ഇത് സൃഷ്ടിക്കാൻ കഴിയും? ഏതസ്മിൻ കല ഇപ്പോൾ ഈ ജാഗ്രതത്തിൽ ഇതിനെ ഉള്ളെന്ന് അനുഭവിക്കുമ്പോഴും താൻ തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഈ ഭാവത്തിലല്ല ഉള്ളതപ്പോ തന്റെ ആ സൃഷ്ടി കടത്തൃത്വവും മറ്റൊക്കെ നഷ്ടപ്പെട്ടുപോയി. ഇവിടെ ജീവഭാവത്തിൽ ഉണർന്നു, ഈശ്വരഭാവത്തിൽ ഉണരാൻ പറ്റുന്നില്ല. ഉണർന്നിട്ട് ഇതിനെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നു, സൃഷ്ടിയെ ഗ്രഹിക്കുന്നു. ഈ കാലത്തിലും അതാണ് ഇവിടത്തെ നാമരൂപാഭ്യമേവ വ്യാക്രിയതയെ, നാമരൂപത്തിലുള്ള പ്രകടഭാവം ഇവിടെ അങ്ങനെയാണ്. നമുക്ക് പറയാം, എന്താണ് ഞാനല്ല ഇതിനെ നിന്ന് സൃഷ്ടിച്ചത്? കാരണം സൃഷ്ടിച്ചവനായി ഉണരാൻ തനിക്ക് കഴിയുന്നില്ല. അപ്പൊ പിന്നെ തനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന്? സൃഷ്ടിച്ചവനാണെങ്കിലോ അവൻ ഈ രൂപത്തിൽ ഉണരുന്നുണ്ട്. അവൻ സൃഷ്ടി കർത്താവായി തന്നെ ഇരിക്കുന്നു, സ്ഥിതി കർത്താവായിരിക്കുന്നു, സംഹാര കർത്താവായിരിക്കുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നു? ഈ ഉപാധിയിലൂടെ, മുമ്പ് പറഞ്ഞ ഉപാധിയിലൂടെ അവൻ പ്രകാശിക്കുന്നു. അപ്പോൾ അവൻ അവകാശപ്പെടാൻ പറ്റുന്നില്ല, ഞാനാണത് സൃഷ്ടിച്ചത്. അടുത്ത് വിശദീകരിക്കുന്നു. പക്ഷെ എന്നാൽ ഇപ്പോഴും ഇവിടെയും സംഭവിക്കുന്നതാണ് അത്, നാമരൂപങ്ങളിലൂടെ പ്രകടമാകുന്നു. ആ സൃഷ്ടികർത്താവിന്റെ മുമ്പിൽ തന്നെ പ്രകടമാകുന്നു, പക്ഷെ അവൻ അറിയാൻ പറ്റുന്നില്ല താനാണ് സൃഷ്ടിച്ചതെന്ന്. അവൻ ഉറപ്പിച്ച് പറയാൻ കഴിയും, അസോ നാമായം ഇതം രൂപം ഇതി യഥാർത്ഥ സർവശാസ്ത്രാരംഭവും. പിന്നെ എന്തിനു വേണ്ടി സൃഷ്ടി, എന്തിനു വേണ്ടിയാണ് ഇവിടെ സൃഷ്ടിയെ ഇത്രയും ഇങ്ങനെ വർണ്ണിക്കുന്നത്? അങ്ങനെ ഒരു ഹിരണ്യഗർഭൻ നിന്നെല്ലാം പ്രകാശിച്ചു, അവൻ തന്നെ ഈ അടുത്ത് പറയുക അനുപ്രവേശിച്ചു, അവൻ തന്നെയാണ് ഇതിനെല്ലാം അനുഭവിക്കുന്നത്. ഇതെല്ലാം എന്തിനു പറയുന്നു? യഥാർത്ഥ എന്തിനു വേണ്ടിയാണ് സർവശാസ്ത്ര ആരംഭം, ഈ ശാസ്ത്രം ഉരുമ്പെടുന്ന എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഈ ചർച്ച? ശ്രുതി എന്തിനെ വെളിപ്പെടുത്തുന്നു? ശ്രുതി പറയുന്നത് എന്തിനു ശ്രവിക്കണം? ഈ തത്വത്തെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്നുമല്ല നിർബന്ധമുള്ളത്. കാരണം സൃഷ്ടിയെ കുറിച്ചൊക്കെ എന്തെല്ലാം സിദ്ധാന്തങ്ങളുണ്ട്, ഭൗതികമായി തന്നെ എന്തെല്ലാം കാഴ്ചപ്പാടുകളുണ്ട്, അതും ഇതുമൊക്കെ പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ. ഇങ്ങനെ പലതും ഉള്ളപ്പോൾ എന്തിനു വേണ്ടി ശാസ്ത്രം ഇതിനെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു? ശാസ്ത്രത്തിന് താല്പര്യം ഒന്നേ ഉള്ളൂ, എന്താണ്? യസ്മിൻ അവിദ്യ സ്വാഭാവികയ കർത്തക്രിയാഫല അധ്യാരോപേണ അധ്യാരോപണകൃത, വരുന്ന ആ സൃഷ്ടികർത്താവിൽ തന്നെ, യസ്മിൻ ഏതൊരു പരമാത്മാവിലാണോ അവിദ്യ സ്വാഭാവികയ അനാദി അവിദ്യ കൊണ്ട് കർത്തൃക്രിയാഫല അധ്യാരോപണകൃത, അവിടെ ആ സൃഷ്ടികർത്താവിൽ ഇതെല്ലാം വന്നുപോയി. അതുകൊണ്ടാണ് താൻ സൃഷ്ടിച്ചു എന്ന് പറയാൻ ഇപ്പൊ ധൈര്യം വരാത്ത. എന്താണ് കർത്തൃത്വം, ക്രിയ, ഫലം, ഇതിന്റെ എല്ലാം അധ്യാരോപണം ആരോപണങ്ങൾ തന്നിൽ വന്നു. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോ ഇതാരായി? ജീവനായി, ഉണർന്ന് ഇതിനെ അനുഭവിക്കുന്നവനായി. രണ്ടിനെയും ഒന്നാണെന്ന് പറഞ്ഞു വരികയാണ്. ശാസ്ത്രം എന്തിനു വേണ്ടിയാണെന്ന് പറയുകയാണ്. എക്കാരണം സർവസ്യ ജഗതോ, അവൻ തന്നെയാണ് ഈ സർവജഗത്തിനും കാരണമായിരിക്കുന്നത്. ആരാണോ ഇന്ന് ജാഗ്രതത്തിനും ഉണർന്ന് ഇതെല്ലാം അനുഭവിക്കുന്നത്, ഇവിടെ സംസാരിയായിരിക്കുന്നത്, അവൻ തന്നെ. ആ സംസാരിത്വത്തെ കാണിക്കാനാണ് പറഞ്ഞത് കർത്തൃക്രിയാഫല അധ്യാരോപണകൃത ഏതൊരുവൻ, അവൻ തന്നെയാണ് കാരണം സർവസ്യ ജഗത, ഈ ജഗത്തിന്റെ ആവിർഭാവത്തിന് അവൻ തന്നെയാണ് കാരണമായിരിക്കുന്നത്. ജഗത്ത് നമ്മളിന്ന് കാണുന്ന രീതിയിൽ ആവിർഭവിച്ചെന്ന് ഇവിടെയും പറയുന്നില്ല. ആദ്യം സൃഷ്ടികർത്താവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, അല്ലെങ്കിൽ അവന്റെ സൃഷ്ടിയുണ്ടായി എന്നൊക്കെയാ പറയുന്നു. അവിടെ നിന്ന് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചു, ഏകമായിരുന്നു, അത് പിന്നെ ദ്വിധ രണ്ടായി, പിന്നെ അത് പലതായി. സൃഷ്ടിയുടെ വികാസ പരിണാമങ്ങൾ ആണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പിന്നിട്ട് കഴിഞ്ഞു, അതൊക്കെ ഇവിടെ സമ്മതിക്കുന്നു. പക്ഷെ അതിന് തുടക്കം ഒരാളുണ്ടായത്, അതാണ് സർവസ്യ ജഗത് കാരണം. അപ്പോ ഒന്ന്, സൃഷ്ടികർത്താവ് ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഉണർന്ന് ഇതിനെ അനുഭവിക്കുന്ന ഒരുവൻ. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം? സൃഷ്ടികർത്താവ് സൃഷ്ടി, സൃഷ്ടി അനുഭവിക്കുന്നു. യഥാത്മകേ നാമരൂപേ, സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിനെ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് നാമരൂപം, വ്യാകൃതമായ ഈ അനുഭവം, അതാണ് സൃഷ്ടി. ശബ്ദവും അർത്ഥവും, അതാണ് സൃഷ്ടി. യഥാത്മകേ, അത് തത്സ്വരൂപമാണ്, അത് ഈ സൃഷ്ടിച്ചവൻ തന്നെയാണ് എന്നാണ്. യഥാത്മകം യത് സ്വരൂപമാണോ, എന്നുവെച്ചാൽ ഏതൊരു പരമാത്മ സ്വരൂപമാണോ ഈ നാമരൂപങ്ങൾ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. നാമരൂപങ്ങൾ മിഥ്യയാണ്, അത് പരമാർത്ഥമല്ല എന്ന് പറയുന്നിടത്ത് തന്നെ ഭാഷ്യകാരം പറയും അത് പരമാർത്ഥമാണ്. യഥാത്മകം യത് സ്വരൂപം, യത് സ്വരൂപം പരമാത്മ സ്വരൂപം, എന്ത് നാമരൂപേ, ഈ നാമരൂപങ്ങൾ ഏതൊരു പരമാത്മ സ്വരൂപമാണ്, കാരണം അവിടെ നിന്നാണ് ഇത് പ്രകടമായത്. അപ്പൊ ഇത് അതല്ലാതിരിക്കാൻ വഴിയില്ല. അദ്വൈതം പറയുന്നവര് തന്നെ പലരും ഈ ഭാഗം ശ്രദ്ധിക്കാറില്ല, മറ്റൊരു ഭാഗം മാത്രം ശ്രദ്ധിക്കും. ഇങ്ങനെയൊരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയും അതങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. യഥാത്മകേ നാമരൂപേ, നാമരൂപങ്ങൾ ഏതൊരു പരമാർത്ഥ സ്വരൂപമാണോ, നാമരൂപങ്ങൾ ഏതൊരു പരമാത്മാവാണോ എന്നും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ഒന്നും ശ്രദ്ധ അവിടെ എത്തത്തില്ല. മറ്റൊന്ന് ഇതിന് വരുന്ന ഏറ്റവും വലിയ തകരാറെന്ന് പറയുന്നത് ഇവരാരും തന്നെ, ആരോന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയുന്നവരാരും തന്നെ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വിവേക ചൂടാമണി വിദ്വാന്മാരെ കുറിച്ചാണ്. അതിൽ നിൽക്കും, അതിൽ പറയുന്നത് പരമാർത്ഥമാണ്. പക്ഷേ ഏതിനാണോ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ജഗത് മിഥ്യ, ഇവിടെ പറയുന്നത് ജഗത് സത്യം എന്നാണ്. നാമരൂപങ്ങൾ യഥാത്മക, ഏതൊരു സ്വരൂപമാണ്, നാമരൂപങ്ങൾ പരമാത്മ സ്വരൂപമാണ്, അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മേവേദി വിലീയതേ നാമരൂപം ഇതം സർവം, ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം ബ്രഹ്മമാണ് എന്ന ബോധത്തിൽ അവന്റെ നാനാത്വ ബോധം നഷ്ടപ്പെടുന്നു, ജഗത്വ ബോധമുണ്ടാകുന്നു. അജ്ഞാനം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. അപ്പോ ഏതൊരുവനാണോ, അപ്പോ ഇവിടെ എന്താ പറയുന്നത്, സൃഷ്ടിയും സൃഷ്ടികർത്താവും ഒന്ന് തന്നെ. അവൻ പ്രകടമാക്കിയതിനെ നാമരൂപങ്ങളെ, അത് അവൻ തന്നെയാണ്. അല്ല അവന് ഇതെന്താണ്, എന്താകാനാ വഴി? അവ്യാകൃതമായി പ്രകടമായതാണെങ്കിൽ ഇത് അത് തന്നെയാകണം, മറ്റൊന്നാകാൻ വഴിയില്ല. അത് ഉദാഹരണത്തിലൂടെ പറയുന്നു, സലിലാദിവ സ്വസ്ഥാത് മലമിവ, എന്താണ് ഭേനം, നുരയും പതയും. നുരയും പതയും നമ്മൾ പറയും എന്താണോ, ജലത്തിലെ മലമാണത്. കാരണം അത് ആ ജലത്തിൻ്റെ സ്വച്ഛതയെ മാറ്റിക്കളഞ്ഞു. ജലം ശാന്തമായി നിർമ്മലമായിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ സ്വരൂപത്തിന് സ്വച്ഛത എന്ന് പറയുന്നു. അതിൽ കാറ്റ് വീശി അലകളുണ്ടായി നുരയും പതയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്വച്ഛതയില്ല, പല രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്താ, നുരയും പതയൊക്കെ ജലം തന്നെയാണ്. ഈ ബന്ധം തന്നെയാണ് ജഗത് സൃഷ്ടാവിനും ജഗത്തിനും തമ്മിലുള്ളത്, നുരയും പതയും പോലെ. ഉദാഹരണമൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള, പക്ഷെ തത്വം ഇന്നതാണെന്ന് ഗ്രഹിക്കത്തില്ല. മലമിവ ഭേനം, അതുപോലെ അവ്യാകൃതി വ്യാക്രിയ. അപ്പോൾ അവ്യാകൃതം വ്യാകൃതമായി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മനസ്സിലാക്കും. എങ്ങനെയാണോ സ്വച്ഛമായിരുന്ന ജലത്തിൽ തിരകൾ പ്രത്യക്ഷമാകുന്നത് അതുപോലെ, അതുപോലെ ഇവിടെ ദൃഷ്ടാന്തത്തിൽ നമുക്ക് വൈഷമ്യം പറയാൻ പറ്റും. കാരണം ഇവിടെ എന്താണ്, ബാഹ്യമായി കാറ്റുണ്ട്, കാണുന്ന ഒരുവനുണ്ട്. അതുപോലെയാണോ ഇവിടെ, ഇവിടെ ഏകനായിരുന്നു പറയും. അപ്പോ ഏകനായിരുന്നവനെങ്ങനെ ഇത് സംഭവിക്കും എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ ഇവിടെ ഏകനായിരിക്കുന്നവന് ഇത് സംഭവിക്കാം. കാരണം ബാഹ്യമായ ശരിയാണ്, സമുദ്രം വേറെയാണ്, കാറ്റ് വേറെയാണ്, കാണുന്നവൻ വേറെയാണ്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കാം, അവിടെ എങ്ങനെ സംഭവിക്കും? കാരണം അവിടെയും പലതുണ്ട്. പക്ഷെ ഏകനായിരിക്കുന്നവൻ എന്താണ്, പലതും ആയും ഇരിക്കുന്നു അവൻ, അതുകൊണ്ടത് സംഭവിക്കും. ഏകനായിരുന്നവൻ തന്നെ സമുദ്രമായിരുന്നു, അവൻ തന്നെ കാറ്റായിരുന്നു, അവൻ തന്നെ പിന്നെ അത് കാണുന്നവനുമാകുന്നു. അതാണ് തസ്സൃഷ്ടുവ തദൈവ അനുപ്രാവശ്യം. അവൻ തന്നെ സ്വയം മായയും മായാവിയുമായിട്ടിരുന്നു. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല. അതിൽ ബുദ്ധിമുട്ട് വരുന്നില്ല. യസ്താഭ്യാം നാമരൂപാഭ്യാം വിലക്ഷണ സ്വതോ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ. അത് ശരിയാണ്, ആ ജലത്തിന് നുരയില്ലാതെ ഇരിക്കാം, അപ്പോൾ അത് ശാന്തമായിരിക്കും, നുരയും പതയുമായിട്ട് വരും, അപ്പോൾ ഇതെല്ലാം കാണും. അതുപോലെ അവ്യാകൃതനായിരിക്കുന്നവൻ, അവൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? താഭ്യാം നാമരൂപാഭ്യാം വിലക്ഷണ, ഈ പ്രകടമായ നാമരൂപങ്ങളിൽ നിന്നും ഭിന്നമാണ് അവൻ്റെ യഥാർത്ഥ സ്വരൂപം. ജലത്തിന്റെ യഥാർത്ഥ സ്വരൂപം ആ നുരയും പതയും ഒന്നും ഇല്ലാതിരിക്കുന്നതാണ്. സതോ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവം. സതം നിത്യശുദ്ധ മുക്തസ്വഭാവം. അതാണ്, അങ്ങനെ ഇരുന്നു, അതാണ് അവന്റെ യഥാർത്ഥ സ്വരൂപം. അത് നാനാരൂപത്തിലായി. ഇടയ്ക്കൊരു ദിവസം സാന്ദർഭികമായിട്ട് പറഞ്ഞു പോയതാണ്. ഇവിടെ സംസ്കൃതത്തിൽ ഇങ്ങനെ പറയുമ്പോൾ സഹ എന്നാണ് ഉപയോഗിക്കുന്നത്. സ മലയാളത്തിൽ അതിനെ കൂടെ തെളിഞ്ഞപ്പോൾ അവനെന്ന് പറയും. സ അവൻ. എന്നോട് ഒരാൾ ചോദിച്ചു, സ്വാമി എന്ത് ധൈര്യത്തിലാ ദൈവത്തിന് അവനെന്ന് വിളിച്ചത്? കാരണം ബഹുമാനമില്ലാതെ സംസാരിച്ചു എന്നോ. ബഹുമാനത്തോട് പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട അദ്ദേഹം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നു. നമ്മൾ പറയുന്ന സമയത്ത് ആരാധ്യനായ അദ്ദേഹം സൃഷ്ടിച്ചു. പക്ഷെ സായം നമുക്ക് പ്രവർത്തനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവനെന്നുള്ള ശബ്ദമാണ്. അല്ലാതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, ആരാധ്യനായ അദ്ദേഹം സൃഷ്ടിച്ചു. അങ്ങനെ പറഞ്ഞാൽ അതൊരു കൃത്രിമ ഭാഷയായി. അപ്പോൾ ഈ ശബ്ദത്തിലൂടെ ബഹുമാനം പ്രകടിപ്പിക്കാൻ ഒക്കത്തില്ല. പിന്നെ ഇപ്പോൾ സൃഷ്ടി കർത്താവിന് നമ്മൾ വിശേഷിച്ചൊരു കൃത്രിമമായ ബഹുമാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരുടെ സംശയങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവൻ. ഉടനെ ഏകവചനത്തിൽ തശബ്ദം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇവിടെ ബഹുമാനക്കുറവൊന്നും വരത്തില്ല. അത് തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ സാ എന്നോ അവനെന്നോ ഇവനെന്നോ ഒക്കെ പറയാം. കൃത്രിമ ഭാഷയുടെ ഒന്നും ആവശ്യമില്ല. ത്വം അങ്ങനെയുള്ള ശബ്ദം ഉപയോഗിക്കും. നീ ദൈവത്തിന് നീ എന്നാണ് സംഭവം ചെയ്യുന്നത്. ഇത്തരം ശാസ്ത്രഗ്രന്ഥങ്ങളല്ല. ബഹുമാനപ്പെട്ട അംഗെന്നൊന്നും പറയാറില്ല സാധാരണ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല. തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ. പിന്നെ മാനമൊക്കെ കാംക്ഷിക്കുന്ന സാധാരണ മനുഷ്യരെയാണ് നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങളിലൊക്കെ പുകഴ്ത്തുന്നത്. കാരണം അത് അവർക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അവിടെ മാനാപമാനമൊന്നുമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് നേരിട്ട് പറയാം. ശ്രുതി എങ്ങനെയാണോ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ച്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ് സ യേശ. അവൻ വീണ്ടും അത് തന്നെ. അവൻ ഇവൻ യേശ ഇവൻ സ അവൻ അവ്യാകൃതേ ആത്മഭൂതേ നാമരൂപേ വ്യാകുറുവൻ അത് പറയുന്നു. ഈ നാമരൂപങ്ങളെല്ലാം അവിടെ അവിടെയും സ്വസ്വരൂപം തന്നെയായിരുന്നു. ആത്മഭൂതേ പരമാത്മഭൂതമായിരുന്നു, താൻ തന്നെയായിരുന്നു. നാമരൂപേ വ്യാകുറുവൻ അതിനവിടെ നിന്ന് പ്രകടമാക്കി. വ്യാകുറുവൻ പ്രകടമാക്കി ബ്രഹ്മാതി സ്തംഭപര്യന്തേഷു. ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടി വരെയുള്ള ജീവന്മാരിൽ ശരീരങ്ങളിൽ ജീവനായി. ജീവന്മാരിലെല്ലാം ഉള്ള ആ ശരീരത്തിൽ ശരീരം അവൻ പ്രകടമാക്കിയതാണ്. ഇഹ കർമ്മഫല ആശ്രയേഷു. അതാണ് കർമ്മഫലാശ്രയം. ശരീരം എന്ന് പറയുമ്പോൾ കേവല ശരീരവുമല്ല, മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി ചേർന്ന ഓരോ ശരീരങ്ങൾ. ബ്രഹ്മാവും പുൽക്കൊടിയും എല്ലാം അക്കാര്യത്തിൽ സമം തന്നെ. ശരീരി എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ടാണ് രണ്ടിനും ഒരുപോലെ പറഞ്ഞത്. അശ്വനായാദിമത്സോ. അതിന് ശാരീരികമായ ഗുണദോഷങ്ങളുമുണ്ട്. വിശപ്പ്, ദാഹം, കാമം, ക്രോധം, രാഗം, ദേഷ്യം. ശരീരമുള്ളിടത്തെല്ലാം ഇതുണ്ട്. അത് ശരീരത്തിൻ്റെ സ്വഭാവമാണ്, സൃഷ്ടിയുടെ സ്വഭാവമാണ്. അതിനതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതാണ് പറയുന്നത്. കർമ്മഫലാശ്രയേഷു. കർമ്മഫല ആശ്രയമായിരിക്കുന്ന ആ ശരീരങ്ങളിൽ എന്ത് ചെയ്തു? ഏഷഹ സ ഏഷഹ പരമാത്മാവ് പ്രവിഷ്ട പ്രവേശിച്ചു. തസ്സൃഷ്ടുവ തദൈവ അനുപ്രാവശ്യ. അതിനെ അവിടെ വേറൊരു തരത്തിൽ പറഞ്ഞു, ഇവിടെ ഭാഷകാരൻ വേറെ രീതിയിൽ പറയുകയാണ്. അനുപ്രവേശം ഇവിടെയും പറയുമ്പോഴും അത് തന്നെയാണ്. ഭക്ഷ്യകാരൻ എപ്പോഴും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള താതാത്മ്യത്തെയാണ്. അതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നാം രൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം അത് തത്സ്വരൂപം തന്നെ. യഥാത്മകേ യസ്വരൂപമാണ് ആത്മഭൂതേ. അതിങ്ങനെ പ്രകടമായാലും ഇത് പ്രകടമാകാതിരുന്നാലും അതായിരിക്കുന്നു. ഇവിടെ പറയുന്നു എന്താണ്? അവ്യാകൃതേ ആത്മഭൂതേ. അവ്യാകൃതമായിരുന്നപ്പോഴും ആത്മഭൂതമായിരുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ സുഷുപ്തിയിൽ ഇതെല്ലാം എന്തായിരുന്നു? അവിടെയും ഇതെല്ലാം താനായി തന്നെ ഇരുന്നു. പ്രകടമാകുന്നില്ലെന്നേ ഉള്ളൂ, സർവവും താനായി തന്നെ ഇരുന്നു. ജാഗ്രത്തിൽ അത് പ്രകടമാകുന്നു. അതിനാണ് അനുപ്രവേശം. ഇതിനകത്തേക്ക് താൻ തന്നെ സൃഷ്ടിച്ചതിന് തനിക്ക് തന്നെ അനുഭവിക്കുന്നു. സൃഷ്ടികർത്താവായിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ അനുഭവിക്കുന്നതിന്റെ രസം വരത്തില്ല. കാരണം ഈ സുഖവും ദുഃഖവും കാമവും ക്രോധവും ഇങ്ങനെ വരുന്ന ഈ ദ്വന്ദ്വങ്ങളെ അവിടെ ഇരുന്ന് അനുഭവിക്കാൻ പറ്റും. അതനുഭവിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചാലേ പറ്റൂ. സൃഷ്ടി അങ്ങനെ പ്രവേശിക്കുമ്പോഴും അങ്ങനെ പ്രവേശിക്കാതിരിക്കുമ്പോഴും താൻ സർവാത്മകമായിരിക്കുന്നു. അത് തത്വമാണ്. നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം സർവാത്മഭാവത്തെ വിശേഷിച്ച് അനുഭവിക്കേണ്ട കാര്യമില്ല. കാരണം അതാണ് ശരീരമാണ് എന്നുള്ള കാര്യം വിശേഷിച്ച് അനുഭവിക്കേണ്ടി വരുന്നത്. അതിനുവേണ്ടി വല്ല തപസ്സും ചെയ്യേണ്ടി വരുന്നത് സഹജമാണ്, സഹജപ്രത്യക്ഷമാണ്. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നീ ശരീരമാണ്, ശരീരമല്ലെന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്? അപ്പൊ സഹജമാണ്, സ്വാഭാവികമാണ്. സഹജമായി സ്വാഭാവികമായി താൻ സർവാത്മകമായിരിക്കുന്നു. പക്ഷെ ആ സർവാത്മക ഭാവം വരുന്നുണ്ട് അവിടെ. എന്താണ്? ഈ ശരീരത്തിൽ പരിച്ഛിന്നമായി പോകുന്നു. മറിച്ച് എന്താണ്, തന്റെ യഥാർത്ഥ സ്വരൂപം അതിനെ വിസ്മരിച്ചിട്ട് നാമരൂപങ്ങളിൽ മാത്രം ശ്രദ്ധ വരുന്നു. ഇവിടെ അവ്യാകൃതനായിരുന്ന താൻ തന്നെ ഇതിനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടി അനുഭവിക്കുന്നതിന് താൻ തന്നെ ശരീരത്തിൽ പ്രവേശിച്ചു. ഈ ശരീരത്തിലൂടെ താൻ തന്നെ ഉണർന്ന് അനുഭവിക്കുന്നു. അവിടെ ആ ഭാഗങ്ങളെല്ലാം വിസ്മരിക്കുന്നു. കേവലം നാമരൂപങ്ങളിൽ മാത്രം ശ്രദ്ധ വരുന്നു. അവിടെ പറയും ഇത് മിഥ്യയാണ്. അവിടെയാണ് മിഥ്യയുടെ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ അനുഭവം മിഥ്യയാണ്. തത്വത്തിൽ നിന്നും നാമരൂപങ്ങളെ വേർതിരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മിഥ്യ. അതിനെ തത്വമായി തന്നെ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ പിന്നെ സത്യം ഇത് സത്യം ഇത് മിഥ്യ ഒന്ന് വേർതിരിക്കാനില്ല. അതുകൊണ്ടാണ് രണ്ടവസ്ഥയും, അവ്യാകൃതാവസ്ഥയിലും പ്രകടമായപ്പോഴും ആത്മഭൂതേ, ഇതെല്ലാം പരമാത്മസ്വരൂപം തന്നെയായിരുന്നു എന്നിട്ട് അതിൽ പ്രവേശിച്ചു. Thank you.